സുഖത്തെ അത് ആഗ്രഹിക്കുന്നു, സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, സുഖത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു, സുഖത്തിന് ഉപായങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ ആ ജീവൻ എപ്പോഴും സുഖത്തെ അന്വേഷിക്കുന്നവനായിരിക്കും, സുഖത്തിൽ എപ്പോഴും നിലനിൽക്കാൻ ആഗ്രഹിക്കും. അതാണ് സത്വം വർദ്ധിക്കുമ്പോൾ വരുന്നത്. സുഖം ബന്ധനമാണ് ജീവന്, അതുകൊണ്ട് ഇവിടെ അതിനും ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. രജകർമ്മണി, രജോഗുണം വർദ്ധിക്കുമ്പോഴോ ജീവനെപ്പോഴും കർമ്മത്തെ അന്വേഷിക്കും, കർമ്മത്തെ നിൽക്കാൻ ശ്രമിക്കും. സത്വം വർദ്ധിക്കുന്നവന് സുഖം അത് സന്തോഷത്തെ കൊടുക്കും. അതിസമയം രജസ്സാണെങ്കിലോ കർമ്മമാണ് സന്തോഷത്തെ കൊടുക്കുന്നത്. കർമ്മത്തിൽ നിന്ന് സുഖം ഉണ്ടാവണമെന്നില്ല, കാരണം ആ രജസ് അധികം വരുമ്പോൾ വളരെ ക്ലേശകരമായ കർമ്മങ്ങളിലും ഇറങ്ങി പുറപ്പെടും, ആയാസമായ പ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ അവിടെ അത് വൈഷമ്യമുള്ളതായിരിക്കും, കർമ്മങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കും, എന്നാലും അത് ആ ചെയ്യുന്നവനൊരു സംതൃപ്തിയെ കൊടുക്കും. അത് വിശേഷിച്ച് അത് സുഖം നൽകിയിട്ടില്ല. എപ്പോഴും ജീവന് സുഖം കൊടുക്കുക, സംതൃപ്തി കൊടുക്കുന്ന സുഖം മാത്രമല്ല, ചിലപ്പോൾ സംതൃപ്തി കൊടുക്കുന്ന ദുഃഖമായിരിക്കും. ചിലർക്ക് കരഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം വരും, ചിലർക്ക് അങ്ങനെയല്ല, ചിരിക്കുന്നതാണ് സന്തോഷം. എല്ലാവർക്കും അങ്ങനെയല്ല, ചിലർക്ക് കയ്പാണ് വളരെ ഇഷ്ടമായി തോന്നുന്നത്, ചിലർക്ക് മധുരം ഇഷ്ടമായി തോന്നുന്നത്. അതുപോലെ കർമ്മം, കർമ്മത്തിൻ്റെ ആയാസങ്ങൾ, കർമ്മത്തിൻ്റെ ക്ലേശങ്ങൾ അതനുഭവിക്കുക, അതിലൂടെ ഒരുതരം മനസ്സന്തോഷം നേടിയെടുക്കുക, അത് സത്വഗുണക്കാർക്കത് പറ്റത്തില്ല. അത്തരം കർമ്മങ്ങളിൽ നിന്ന് വരുന്ന ക്ലേശങ്ങളെ, കാരണം അത് മനസ്സിനെ ബുദ്ധിമുട്ടിക്കും, മനസ്സിന് സത്വഗുണക്കാർക്ക് സ്വതേ തന്നെ നിലനിൽക്കുന്ന ആ സന്തോഷത്തിന് ആനന്ദത്തിന് അത് തടസ്സമുണ്ടാകും. അതുകൊണ്ട് അത്തരം കർമ്മക്ലേശങ്ങൾ, കായക്ലേശങ്ങൾ അത് സഹിക്കാൻ സത്വഗുണം ഉള്ളവർ തയ്യാറാവത്തില്ല. രജോഗുണക്കാർ അങ്ങനെയല്ല, ആ കായക്ലേശങ്ങളെ സഹിക്കും, സഹിക്കുക മാത്രമല്ല അതിലൊരുതരം സന്തോഷം കണ്ടെത്തും. അപ്പോൾ അവർ വളരെ കഠിനമായി അധ്വാനിക്കും, ഒരിക്കലും കർമ്മത്തിൽ തളർച്ച അവർക്കുണ്ടാകത്തില്ല, അവർക്ക് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. ശരി, അത് ദോഷമുള്ള കാര്യമുണ്ട്, കാരണം രജോ ഗുണമാണ് അധികമാണെങ്കിൽ ഒരാൾ നിരന്തരം കർമ്മം ചെയ്യുന്നത് വേറെ നിവൃത്തിയിൽ അത് ചെയ്തേ പറ്റൂ. പക്ഷേ ഇത്തരക്കാർക്ക് വേറൊരു കുഴപ്പമുണ്ട്, കാരണം മറ്റുള്ളവർക്കുണ്ട് അവർ ചെയ്യിപ്പിക്കില്ല, അതാണ് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് തനിക്കിത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് താനിത് ചെയ്തേ പറ്റുമെന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ മറ്റുള്ളവരെയും എന്ത് ചെയ്യും, അവർ ബലാത്കാരമായിട്ട് കർമ്മത്തിലേക്ക് നിയോഗിക്കും. മറ്റുള്ളവനെ ഇതുപോലെ എന്ത് ചെയ്യണം, അതിനവർ കണ്ടെത്തുന്ന ന്യായം, ഞാൻ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് മറ്റവനായിക്കൂടെ. അതാണ് ആശ്രമത്തിലൊക്കെ ഇത്തരക്കാരുടെ ശല്യം വളരെ വലുതാ. അതുകൊണ്ട് ഈ കർമ്മത്തിൽ അതിന് ചിലടത്ത് പറയും കർമ്മഭ്രാന്തന്മാരെന്ന് പറയും, ചിലടത്ത് പറയും. എന്നുവെച്ചാൽ ഞാൻ അലസന്മാരെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഈ രജോഗുണക്കാരുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണ്. ആ കർമ്മം ഒരിക്കലും അവർക്ക് കർമ്മം ചെയ്ത് മതി വരത്തില്ല, അത് ചെയ്തുകൊണ്ടേയിരിക്കും, ചെയ്ത് ചെയ്ത് തളരത്തില്ല, വീണ്ടും ചെയ്യും. അപ്പോൾ ആ അത്തരം കർമ്മം ചെയ്യുന്നവർ സ്വയം കരുതുന്ന എന്താണ്, ഞങ്ങളീ ചെയ്യുന്നത് ലോകത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇങ്ങനെയൊക്കെയാണ് അവർ സ്വയം കരുതുന്നത്. പക്ഷേ ഇവന് കർമ്മം ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു പോകുന്നതാണെന്നുള്ള അതാണ് പരമാർത്ഥം, സത്യം. അത് മനസ്സിലാക്കി അംഗീകരിക്കുകയും ചെയ്യത്തില്ല, മറിച്ച് ലോകനന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു സ്വയം കരുതും. അതാണ് കർമ്മഭ്രാന്തം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ എന്താണ്, കർമ്മത്തിലുള്ള ആസക്തി, കർമ്മസംഗം എന്ന് പറയുന്നത് സഞ്ചേരി. ഇവിടെ ഭഗവാനും പറഞ്ഞിട്ടുണ്ട് എന്താണോ, ഞാനൊരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല, നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഗുണാതീതനും കർമ്മം ചെയ്യുന്നു, അത് വേറൊരു കാര്യം. അതിൻ്റെ അടയാളം എന്താണോ, അവർ ഈ കർമ്മം കൊണ്ട് മറ്റുള്ളവരെ പീഡിപ്പിക്കത്തില്ല, അവരുടെ കർമ്മം എന്ന് പറയുന്നത് ലോക അനുഗ്രഹമായിരിക്കും. അതിന് ഉദാഹരണം പറയുന്നു, സൂര്യഭഗവാൻ സദാ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നിഷ്ക്രിയനായിരിക്കുന്നില്ല. പക്ഷെ ആ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിന് ഉപകാരമാണ്. ഈ കർമ്മ ഭ്രാന്തന്മാരുടെ കർമ്മം അങ്ങനെയല്ല, അവരെപ്പോഴും മറ്റുള്ളവരെ ശല്യപ്പെടുത്താനാണ് അവരുടെ ഈ കർമ്മഭ്രാന്തിനെ ഉപയോഗിക്കുന്നത്. അത് പറയുന്നു എന്താണ്? രജകർമ്മണി കർമ്മത്ത് ആ കർമ്മാസക്തി, കർമ്മം കൊണ്ട് ആസക്തരാകുന്നു എന്നാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ കർമ്മത്തോട് അമിതമായ ഇതുണ്ടെങ്കിൽ അത് ചെയ്യുക, ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കാരണം ചെയ്ത് കുറച്ച് ഒന്ന് ക്ഷീണിക്കിട്ട്, ഒന്നിൽ അവസ്ഥ കൊണ്ട് പ്രായം കൊണ്ട് ക്ഷീണിക്കണം, അല്ലെങ്കിൽ ആ കർമ്മത്തിന് ശരിയായ തിരിച്ചടികൾ കിട്ടണം. അങ്ങനെ എങ്ങനെയെങ്കിലും അവരൊന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കർമ്മം അതൊന്ന് ക്ഷയിക്കും. പക്ഷെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് എന്താണ്? അത് സംഘമാണ് കർമ്മത്തോടുള്ള സംശ്ലേഷയതി. അത് കർമ്മബന്ധനത്തെ, ജീവന് കർമ്മബന്ധനത്തെ ഉണ്ടാക്കുന്നു. പക്ഷെ ഈ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാണ്? അടുത്ത് പറയുന്ന ആൾക്കാരാണ്. ജ്ഞാനം സത്വൂർദ്ധം വിവേകം ആവൃത്തി ആച്ഛാദ്യത്തു തമഹ സ്വേന ആവരണാത്മന പ്രമാദേ സഞ്ജയതി ഉദ. പൊതുവെ കർമ്മികളെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ഈ കർമ്മഭ്രാന്തെന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആരാണ്? താമസന്മാരാണ്. അവരെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്, ജ്ഞാനം സത്വവൃതം വിവേകം, സത്വം കൊണ്ടുണ്ടാകുന്ന വിവേകം അതിനെ ആവരണം ചെയ്തിട്ട്. ആച്ഛാദ്യ രജോഗുണം കൊണ്ട് കർമ്മം ചെയ്യുന്നവരിൽ കുറച്ച് സത്വ കാണും, കുറച്ച് വിവേകം കാണും. കാരണം അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ഇച്ഛാശക്തി ഉണ്ടാകുന്നത്, പ്രവർത്തിക്കണം, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്, അവിവേകം ഉള്ളതുകൊണ്ടാണ്. ഫലത്തിൽ ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്താലും അവരുടെ ഉദ്ദേശം നന്മയാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ ആ വിവേകത്തെയും മറിച്ചുകളെ തമസിന്റെ പ്രത്യേകത ഏതാണ്? അത് ഈ കർമ്മഭ്രാന്തന്മാരെക്കാളും അപകടകാരികളാണ് ഈ തമോ ഗുണക്കാർ. തമസ്വേന ആവരണാത്മന തമസ് അവരിലിരിക്കുന്ന തമോ ഗുണം അത് ആവരണ സ്വരൂപത്തിലുള്ളതാണ്. അതെന്ത് ചെയ്യുന്നു? പ്രമാദേ സഞ്ജയതി, അവരെ പ്രമാദത്തിലേക്ക് ബന്ധിപ്പിക്കുന്നു. പ്രമാദം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക. അതവരോട് ചോദിച്ചാൽ അപ്പം എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്തില്ല, അത് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയും. വളരെ സിമ്പിളാണ് മറുപടി, പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് അത് ചെയ്തില്ല? അറിയത്തില്ലായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? വിവേകം ആവർത്തിയ, ആ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അറിവ് അവർക്ക് കാണത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് അത് അറിയാതെ ചെയ്തു പോയതാണ്, ഇനി ചെയ്യത്തില്ല എന്ന് പറയും, വീണ്ടും അത് ചെയ്യും. അപ്പൊ പ്രമാദത്തിന്റെ ഇത് പറയുന്നതാണ്, പാടില്ലാത്ത ചെയ്യുക. അത് പ്രമാദം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആവശ്യമുള്ളതൊന്നും ചെയ്യത്തുമില്ല, ആവശ്യമുള്ളത് ചെയ്യേണ്ട സമയത്ത് ചെയ്യത്തില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ലളിതാ സഹസ്രനാമം ചൊല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭഗവാൻ നേരിട്ടിറങ്ങിയെന്ന് പറഞ്ഞാലും ശരി, ചെയ്യത്തില്ല. കാരണം ആ സമയത്ത് ഉറക്കത്തിൽ സുഖം കണ്ടെത്തും, അത് ചെയ്യാൻ കഴിയത്തില്ല. അതാവശ്യമാണ് എന്നൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും, എന്നാലും അത് ഉണരേണ്ട സമയത്ത് ആ വിവേകം കാണത്തില്ല. അപ്പോൾ വിവേകം നശിച്ചിരിക്കും, ഉറങ്ങിപ്പോകും. അതാണ് ആവരണാത്മന, ആവരണം കൊണ്ട് എന്തെയും പ്രമാദം സംഭവിക്കും. ഇനി കഷ്ടകാലത്തിന് സമയത്ത് ഉണർന്നു കഴിഞ്ഞാലോ? ഉണർന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ചിരുത്തി പരദൂഷണം പറയും, അത് ചെയ്യും. അതാണ് പ്രമാദം എന്ന് പറയുന്നത്. ചെയ്യേണ്ട കാര്യം ചെയ്യാതെ മറ്റൊരു കാര്യം ചെയ്യുക. സഞ്ജയതി ഉതഹ പ്രമാദോ നാമ പ്രാപ്ത കർത്തവ്യ, പ്രമാദോ നാമ പ്രാപ്ത കർത്തവ്യ അകർണം, പ്രാപ്തമായ കർത്തവ്യങ്ങൾ ചെയ്യാതിരിക്കുക, അതാണ് പ്രമാദം. അപ്പൊ ഇത് അങ്ങനെ ധരിക്കണ്ട. തമോ ഗുണക്കാരെന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു വിഭാഗം, രജസ് എന്ന് പറയുന്ന ഒരു വിഭാഗം, തമസ് എന്ന് പറയുന്ന 3 വിഭാഗങ്ങളുണ്ട് എന്ന് ധരിക്കേണ്ട കാര്യമില്ല. കാരണം ശരാശരി ജീവന്മാരിൽ ഇത് 3 കലർന്നാ കാണുന്നത്. പ്രത്യേകിച്ച് നമുക്കൊരാളെ തമോ ഗുണക്കാരൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം ചില സമയത്ത് അയാൾ തമോ ഗുണക്കാരനായിരിക്കും, ചില സമയത്ത് അയാൾ രജസ് വരും, ചില സമയത്ത് അയാൾ സത്വം വരും. അങ്ങനെയാണ് പൊതുവെ കാണുന്നത്. പിന്നെ കേവലം തമസ് മാത്രമായിട്ട് വരുന്ന അപൂർവ ആൾക്കാർ വരും. അവരിത്തരം ആധ്യാത്മിക രംഗത്തേക്കൊന്നും കടന്നു വരുന്നവരല്ല, വെറും തമസിൽ തന്നെ കഴിയുന്നവർ. അപ്പോൾ അവരെ ഇവിടെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാനൊക്കത്തില്ല. ഒരു ആധ്യാത്മിക സന്ദർഭത്തിൽ അവർ ഉദാഹരണമല്ല. ആധ്യാത്മിക രംഗത്തൊക്കെ വരുന്നവർ തമോ ഗുണം കാണുന്നവർ, അവരിൽ രജസും കാണും, അവരിൽ സത്വവും കാണും, തമസും കാണും. മറ്റങ്ങനെയല്ല, വെറും തമസ് മാത്രമാണെങ്കിൽ അവരുടെ മനസ്സിലൊരിക്കലും ഈശ്വരചിന്ത വരത്തില്ല, ഈശ്വരപരമായ കാര്യങ്ങൾ അവർ പ്രവർത്തിക്കത്തില്ല. അത് ഒരു വിഭാഗമാണ്. ഇത് അങ്ങനെയല്ല, ആധ്യാത്മികമായി താല്പര്യമുള്ളവരിൽ തന്നെ തമസ് വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം. കാരണം രജസും തമസും സത്വവും എല്ലാം ഓരോ വ്യക്തിയിലും ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് ഒരാളിൽ മാത്രമല്ല, ഒന്നും എല്ലാ വ്യക്തികളിലും അതെല്ലാം ഉണ്ട്. അത് ഓരോ സമയത്ത് ഓരോ അവസ്ഥകളിൽ അത് പ്രകടമാകുന്നു. അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളിലും ആ ജീവന്മാരിലുണ്ടാകും. സത്വം സുഖേ സഞ്ജയതി, സത്വം ജീവനെ സുഖത്തോട് ബന്ധിപ്പിക്കുന്നു. ഭരതാലയോ അർജുന, രജഃ രജോ ഗുണം കർമ്മണി സഞ്ജയതി, രജോ ഗുണം ജീവനെ കർമ്മത്തോട് ബന്ധിപ്പിക്കുന്നു. മറിച്ച് തമഹ, തമസാണെങ്കിലോ ജ്ഞാനം ആവൃത്തിയ, ആ ജ്ഞാനത്തിനെ മറച്ചിട്ട് പ്രമാദേ പ്രമാദത്തിൽ സഞ്ചേരി ജീവനെ ബന്ധിപ്പിക്കുന്നു. കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, അതിൽ ബന്ധിപ്പിക്കുന്നു. ഇതിവിടെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് പലരും ഈ ഗുണങ്ങളെ ശരിക്കും മനസ്സിലാക്കാതെ, എന്നാൽ ഗുണങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കും, ഗുണങ്ങളെ മനസ്സിലാക്കാതെ പലരും സ്വയം, ഇപ്പോൾ ഒരാൾ സ്വയം കരുതുന്നു എന്താണ്, ഞാൻ സാത്വികനാണ്, സത്വഗുണമാണെന്ന് കരുതുന്നു. പക്ഷെ മിക്കവാറും ഈ സത്വഗുണമെന്ന് കരുതുന്നത് രജോ ഗുണക്കാരൻ അങ്ങനെ കരുതാൻ വഴിയില്ല, തമോ ഗുണക്കാരനാണ് കൂടുതലും കരുതുന്നത്, ഞാൻ സത്വമാണെന്ന് കരുതുന്നു. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. പ്രധാന ലക്ഷണം എന്താണ്? ഒരാൾ പൊതുവെ സാത്വികന്മാരെന്ന് അവകാശപ്പെടുന്നവർ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അവർ പറയും കർമ്മമൊക്കെ ചെയ്യുന്നത് തമോ രജോ ഗുണക്കാരാണ്, ഞാൻ സാത്വികനാണ്, അതുകൊണ്ട് എനിക്ക് കർമ്മം ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയും. എന്നുവെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതൊരിക്കലും സത്വഗുണമല്ല, അത് തമോ ഗുണമാണ്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആധ്യാത്മിക സാധകന്മാരെ സംബന്ധിച്ച് അതാണ് അതിന്റെ ഉപയോഗം. സത്വം സുഖേ സഞ്ചയതി രജകർമ്മണി ഭാരത, ജ്ഞാനം ആവൃത്യതു തമ പ്രമാദേ സഞ്ജയത്യുത രജതമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസത്വം തമശ്ചൈവ തമസ്സത്വം രജസ്തഥാ ഉക്തം കാര്യം കഥാ കുറവന്തി ഗുണ ഇത്യശ്ശതി. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വ്യക്തിയിൽ രജസ് മാത്രം തമസ് മാത്രം അങ്ങനെ കാണാറില്ല. ഓരോ ജീവനിലും ഇതെല്ലാം കലർന്നായിരിക്കുന്നു. വളരെ സത്വ പ്രകടമായിരിക്കുന്ന ജീവന്മാരും ചിലപ്പോൾ തമസ് വന്നിരിക്കും, അവർ ചിലപ്പോൾ രജസ് വന്നിരിക്കും. തമോ ഗുണക്കാരനും ചിലപ്പോൾ സത്വത്തിൻ്റെ ചെറിയ ഭാവങ്ങളൊക്കെ പ്രകടമായെന്ന് വരും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിന് സാഖ്യന്മാരുടെ സിദ്ധാന്തമനുസരിച്ച് ഉള്ള ഒരു സമാധാനമാണ് ഇവിടെ പറയുന്നത്. രജസ്തമശ്ച ഉഭോ അഭി അഭിഭൂയ സത്വം ഭവതി ഉദ്ഭവതി വർദ്ധതി യഥാ. ഒരു ജീവനിൽ തന്നെ രജസും തമസും സത്വം ഇരിക്കെ സത്വം വർദ്ധിക്കുന്നു. ഈ സത്വം വർദ്ധിക്കുന്നതിന് പ്രധാനമായ കാരണമായി പറയുന്ന ഒന്ന് അവന്റെ കർമ്മം, ആഹാര വിഹാരാദി പ്രവൃത്തികൾ, അതുപോലെ അവന്റെ സംസ്കാരം, പൂർവസംസ്കാരം. ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഗുണത്തിന് വൃദ്ധിയുണ്ടാകുന്നു. കാരണം ഗുണസാമ്യാവസ്ഥയാണ് പ്രകൃതി. ആ പ്രകൃതിക്കൊരു ഭംഗം വരുന്നു. ആ ഭംഗം വന്ന് ഗുണവൈഷമ്യം വരുന്നു. ഗുണവൈഷമ്യം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗുണം കൂടുതലായും മറ്റൊരു രണ്ട് ഗുണങ്ങളും കുറവായിട്ടേ ഇരിക്കത്തുള്ളൂ. എവിടെ? ഒരു വ്യക്തിയുടെ പ്രകൃതിയിൽ. ഒരു വ്യക്തിയുടെ പ്രകൃതി എന്ന് പറയുന്ന അവന്റെ അന്ധകരണം. ആ അന്ധകരണത്തിൽ ഒരു ഗുണം ഏത് സമയവും ഒരിക്കലും ഗുണസാമ്യാവസ്ഥ കാണത്തില്ല. ഒരു ഗുണം ഉയരുന്നു, മറ്റു രണ്ട് ഗുണങ്ങളും താഴ്ന്നുവേ ഇരിക്കത്തുള്ളൂ. അതാണ് രജസ് തമസ് ഉഭവപി അഭിഭൂയ. രജസിനെയും തമസിനെയും അഭിഭൂയ കീഴ്പ്പെടുത്തിയിട്ട് സത്വം ഭവതി ഉദ്ഭവതി. സത്യത്തിന് വൃദ്ധി, ഉദ്രേകം, ഉദ്ഭവനം ഉണ്ടാകുന്നു. യഥാ തഥാ ലബ്ധാത്മക സത്വം. അങ്ങനെ വരുന്ന സമയത്താണ് സത്വസ്വകാര്യം ജ്ഞാനം സുഖമതി ആരംഭതേ. അപ്പോൾ ആ അന്ധകരണത്തിന് സാത്വികമായ പരിണാമങ്ങളുണ്ടാകും. അപ്പോൾ അവിടെ അന്ധകരണത്തിൽ ജ്ഞാന പരിണാമങ്ങളുണ്ടാകും, സുഖപരിണാമങ്ങളുണ്ടാകും. ജീവൻ ആ ജ്ഞാനത്തോട് അഭിമാനിക്കും, താതാന്യപ്പെടും. ഞാൻ ജ്ഞാനിയാണ്, ഞാൻ സുഖിയാണ് എന്നിങ്ങനെ അഭിമാനിക്കും. ആ സമയത്തും അവിടെ രജസും തമസും ലീനമായി ഇരിപ്പുണ്ട്. അത് കാര്യക്ഷമമല്ലെന്നേ ഉള്ളൂ. ഇതാണ് സാധാരണ അവസ്ഥ. അപ്പോൾ സാത്വികനായി എന്ന് നമ്മൾ കരുതുന്ന ആ ജീവനിലും എപ്പോഴാണോ സത്വം പ്രകടമായിരിക്കുന്നത്, അപ്പോൾ രജസും തമസും ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഒരു ഗുണത്തിൽ കൂടുതൽ സമയം നിൽക്കാൻ കഴിയാത്തത്. നമ്മൾ പറയാറുണ്ടല്ലോ, അയാൾക്ക് പലപ്പോഴും പല സ്വഭാവമാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് അതിന് കാരണം ഇതാണ്. എന്താണ്? സത്വം അഭിവൃദ്ധിയെ പ്രാപിച്ചിരിക്കുമ്പോൾ മറ്റു രണ്ട് ഗുണങ്ങളും താഴ്ന്നിരിക്കുന്നു. കുറച്ച് സമയം അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ള നിമിത്തങ്ങൾ വരും. എന്താണ്? ഒന്നുകിൽ ബാഹ്യമായ നിമിത്തമൊന്നും വേണ്ട. ആഹാരം കൊണ്ട് ഗുണത്തിന് മാറ്റം വരുന്നു, അത് വളരെ പ്രസിദ്ധമാണ്. അതുപോലെ മറ്റ് പ്രവൃത്തികളുണ്ട്, ചിന്തകളുണ്ട്, വാക്കായ മനോ വ്യാപാരങ്ങൾ കൊണ്ടെല്ലാം വാക്കുകൊണ്ട് ഗുണത്തിന് വ്യത്യാസം വരുന്നു. എല്ലാം കൊണ്ടും ഗുണത്തിന് വ്യത്യാസം വരുന്നു. ഗുണപരിവർത്തനം അന്ധകരണത്തിൽ സംഭവിക്കുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സന്ദർഭത്തിലും എന്താണ്? അവന്റെ പൂർവ്വ സംസ്കാരം കൊണ്ട് വരുന്നു. അതാണ് ഒരാൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് നിമിത്തങ്ങളൊന്നും ഇല്ലെങ്കിൽ സന്തോഷം തോന്നുക, ദുഃഖം തോന്നുക, മോഹം ആലസ്യം തോന്നുക. ഇതിനൊക്കെ കാരണം പൂർവ്വ സംസ്കാരമാണ്. പൂർവ്വ സംസ്കാരം അവിടെ ഓരോ ഗുണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഓരോ ഗുണങ്ങളെ താഴ്ത്തുകയും ചെയ്യുന്നു. സംസ്കാരങ്ങൾ സംഭവിക്കാം. തഥാ രജോഗുണ സത്വം തമസ്ച ഏവ ഉഭവ അഭിഭൂയ വർദ്ധതേ യഥാ. രജോഗുണവും ഇത് തന്നെ ചെയ്യും. അതെന്ത് ചെയ്യും? സത്വത്തെയും തമസിനെയും ഉഭവപി അഭിഭൂയ അതിനെ കീഴ്പ്പെടുത്തി വർദ്ധത വർദ്ധിക്കുമ്പോൾ തഥാ കർമ്മ തൃഷ്ണാദി സ്വകാര്യം ആരഭതേ. അതെന്ത് വരുന്നു? കർമ്മം തൃഷ്ണ നേരത്തെ പറഞ്ഞു, അത് തുടങ്ങുന്നു. അപ്പോ അവിടെ രജസ് വർദ്ധിപ്പിക്കുമ്പോൾ അയാൾക്ക് പ്രവർത്തിക്കണമെന്ന് തോന്നുന്നു. ശരീരം കൊണ്ട് പ്രവർത്തിക്കണം, മനസ്സുകൊണ്ട് പ്രവർത്തിക്കണം. നല്ല ഉന്മേഷം വരും, കർമ്മത്തിനോട് ഇച്ഛ വരും, തൃഷ്ണ. അയാൾ കർമ്മത്തിലേക്ക് തയ്യാറാകുന്നു. അത് രജസിന്റെ ആധിക്യം കൊണ്ടാണ്. അതിനും ഇതൊക്കെ നിമിത്തം ആയിരിക്കും. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നല്ല ഉന്മേഷം തോന്നുന്നു, അതിന് പ്രവർത്തിക്കാനുള്ള താല്പര്യം വരുന്നു. വാസ്തവത്തിൽ അവിടെയും എന്താണ്? അത് രജസിനെ വർദ്ധിപ്പിച്ചതാണ്. തമ ആഖ്യോ ഗുണ സത്വൻ രജസ്ച ഉഭവപി അഭിഭൂയ തഥയോ വർദ്ധതേ യഥാ തഥാ ജ്ഞാനാവരണാദിസ്വകാര്യം ആരഭതേ. അതുപോലെ തന്നെ തമസ് നമ്മുടെ പ്രകൃതിക്ക്, ജീവന്റെ പ്രകൃതിക്ക്, അതായത് ജീവന്റെ അന്ധകരണത്തിന് ഒരിക്കലും അത് നിലനിൽക്കുന്നിടത്തോളം കാരണം ഈ ഗുണങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധ്യമല്ല. ഈ മൂന്ന് ഗുണങ്ങളോടും കൂടി അതിനിരിക്കാൻ പറ്റും. ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. എന്താണ്? ഒരു ഗുണത്തിന് ആധിക്യം വരാം, അത്രയേ ഉള്ളൂ. മറ്റു രണ്ട് ഗുണങ്ങളെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അങ്ങനെയൊരവസ്ഥ അന്ധകരണത്തിന് ഒരു കാരണവശാലും സംഭവിക്കത്തില്ല. അതുകൊണ്ട് എവിടെയും ഈ തമസ് പ്രകടമാകാം? ഏറ്റവും സാത്വികനായ ഒരു വ്യക്തിയിൽ. സാത്വികനായ വ്യക്തി എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കൂ, ആത്മജ്ഞാനീനും വരാം. അന്ധകരണം എവിടെയുണ്ടോ അവിടെ എല്ലാം വരാം. ഈ മൂന്ന് ഗുണങ്ങളും വരാം. തമസ് തമാഖ്യം ഗുണ സത്വം രജസ് ഉഭവപി അഭിഭൂയ സത്വം രജസ് ഇതിനെ രണ്ടിനെയും കീഴ്പ്പെടുത്തിയിട്ട് തഥായവ വർദ്ധത യഥാ അത് വർദ്ധിക്കുന്നു. ഏതുപോലെ നേരത്തെ സത്വത്തിന്റെയും രജസിന്റെയും കാര്യം പറഞ്ഞു തഥാ ജ്ഞാനാവരണാദി സ്വകാര്യം ആരഭതേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ജ്ഞാനാവരണം സംഭവിക്കുന്നു, ജ്ഞാനത്തെ ആവരണത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ സാധാരണ മനുഷ്യനിലും ഈ സത്വത്തിന് വൃദ്ധിയെ പ്രാപിച്ച സത്വത്തിൽ നിഷ്ഠ വന്ന മനുഷ്യരിലും ഉള്ള വ്യത്യാസം എന്താണോ, സാധാരണ ജീവന്മാരിൽ എപ്പോഴും അവിടെ തമ പരിണാമമായിരിക്കും, എപ്പോഴും ജ്ഞാനത്തിന്റെ ആവരണമായിരിക്കും. അസമയം സാത്വികമായ മനസ്സുകളിലാണെങ്കിലോ ഈ തമസിന്റെ പരിണാമം വളരെ മൃദുവായിട്ടായിരിക്കും, അല്ലെങ്കിൽ വളരെ മന്ദമായിട്ടായിരിക്കും. അതുകൊണ്ട് ആ തമസിന് അവരുടെ വിവേകത്തെയും മറ്റും നശിപ്പിക്കുന്നതിന് ശേഷിയില്ല. പക്ഷെ എന്നാലും സാധാരണഗതിയിൽ വ്യവഹാരത്തിൽ വിസ്മരണം പോലെയുള്ള കാര്യങ്ങൾ തത്വജ്ഞാനിയിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. അറിവില്ലായ്മ, സാധാരണ വിഷയസംബന്ധമായിട്ടുള്ള അറിവില്ലായ്മ, അതെല്ലാം സംഭവിക്കുന്നത് അവിടെ ഈ തമസ് പ്രവർത്തിച്ചിട്ടാണ്. ആൾക്ക് ചില ചോദിക്കുക, തത്വജ്ഞാനിയിലും അറിവില്ലായ്മ ഉണ്ടാവും എന്ന് ചോദിക്കും. ഉണ്ടാവും, കാരണം എവിടെ അറിവുണ്ടോ അവിടെ അറിവില്ലായ്മയുണ്ടാവും. വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് അറിയുമ്പോൾ മറ്റൊരു വിഷയത്തെക്കുറിച്ച് അറിവില്ലായ്മയുണ്ടാവും. അതിനെക്കുറിച്ച് നമുക്ക് പലർക്കും പലതരത്തിലുള്ള തെറ്റിദ്ധാരണയുണ്ടാകും. അതായത് പ്രമാദം, ആലസ്യം, നിദ്ര തുടങ്ങിയ കാര്യങ്ങൾ തത്വജ്ഞാനിയുടെ അന്ധകരണത്തിലും ഉണ്ടാകും. അവിടേക്ക് അതുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുകയും അതനുസരിച്ച് തത്വജ്ഞാനി വ്യവഹരിക്കുന്നു, തത്വജ്ഞാനി ലോകത്തിനെ കാണുന്നു, ചിന്തിക്കുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന പക്ഷം, ഇതൊക്കെ അംഗീകരിക്കുന്ന പക്ഷത്തിൽ ഈ മൂന്ന് ഗുണങ്ങളും ആ ജ്ഞാനിയുടെ പ്രകൃതിയിലും ഉണ്ടായിരിക്കും. അവിടെയും ഈ പറയുന്ന തരത്തിൽ പ്രമാദാലസ്യ നിദ്രാദികളെല്ലാം ഉണ്ടാകും. വിസ്മരണം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് അവിടെ തമോ ഗുണത്തിന്റെ വൃദ്ധി ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ വ്യത്യാസം ഈ തത്വജ്ഞാനിയും ഈ പറയുന്ന ഇത്? അടുത്ത് പറയും, ഗുണാതീതന്റെ ലക്ഷണം പറയുമ്പോൾ അവിടെ പറയും. ഗുണാതീതനെ കുറിച്ച് പറയുമ്പോൾ പറയും എന്താണ് ഗുണാതീതനെന്ന് വെച്ചാൽ ആ ജ്ഞാനിയുടെ പ്രകൃതിയിൽ ഗുണമില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഗുണം ഉള്ളിടത്തെ പിന്നെ അതിനെ അതിജീവിക്കേണ്ട ആവശ്യം വരുന്നത്. ഗുണം ഇല്ലെങ്കിൽ പിന്നെ എന്തിന് ആരാധന അതിജീവിക്കുന്നു? അവിടെ ഗുണം നിൽക്കുന്നു എന്ന് കരുതുമ്പോൾ, അല്ലെങ്കിൽ തത്വജ്ഞാനിയുടെ വ്യവഹാരങ്ങൾ കാണുന്നു, ഒരാൾ പറയുന്നു ഇയാൾ ജ്ഞാനിയാണ് എന്നെല്ലാം പറയുമ്പോൾ ആ വ്യവഹാരം കാണുന്നു. ആ വ്യവഹാരം കാണുമ്പോൾ നമ്മൾക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ, അതായത് നമ്മൾക്ക് ജ്ഞാനത്തെക്കുറിച്ചൊക്കെയുള്ള തെറ്റായ ധാരണകളാണെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ ഇച്ഛാഭംഗം ഉണ്ടാകും. ജ്ഞാനിക്കും മറവി സംഭവിച്ചു, അതങ്ങനെ പിന്നെ ഞാനും എവിടെ പോയി മറന്നപ്പോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം സംഭവിക്കാം. ഗുണാതീതനിലും ഗുണത്തിന്റെ പ്രവർത്തനം സംഭവിക്കുന്നു, പക്ഷേ ആ ജീവൻ എന്ത് ചെയ്തിരിക്കുന്നു, ആ ഗുണത്തെ അതിക്രമിച്ചിരിക്കുന്നു, ഗുണത്തെ അതിക്രമിച്ചുകൊണ്ട് വിവഹരിക്കുന്നു. അതാണ് എന്റെ പ്രത്യേകത. അത് ഗുണാതീത ലക്ഷണം പറയുമ്പോൾ നമ്മൾ വിശദീകരിക്കും. ഭാരതാനയോ അർജുന രജസ്തമശ്ചഭിഭൂയ സത്വം ബോധി. രജസ്സിനെയും തമസ്സിനെയും കീഴ്പ്പെടുത്തിയിട്ട് സത്വം വൃദ്ധിയെ പ്രാപിക്കുന്നു ഒരു ജീവനിൽ. ചില സമയത്ത് മറിച്ച് രജസ് സത്വം, സത്വത്തെ അഭിഭൂയ കീഴ്പ്പെടുത്തിയിട്ട് വൃദ്ധിയെ പ്രാപിക്കുന്നു. തഥാ അതുപോലെ തന്നെ രജസ് സത്വത്തെയും തമസിനെയും, അതുപോലെ തന്നെ തമസ് സത്വം രജഹ സത്വത്തിനെയും രജസിനെയും ഒരു ഗുണം മറ്റു രണ്ടിനും കീഴ്പ്പെടുത്തുന്നു. അങ്ങനെ ഗുണപരിണാമം സദാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ജീവന്റെ അന്ധക്കരണത്തിൽ. ഈ സത്വം രജസ് തമസ് ഇതിന്റെ ഈ എന്താണ് ആവിർഭാവവും അഭിഭവവും, ഇതിനെയാണ് ആയുർവേദത്തിനും മറ്റും അടിസ്ഥാന സിദ്ധാന്തമായി സ്വീകരിച്ചിരിക്കുന്നത്. വാദപിത്ത കഫങ്ങളുടെ പ്രവർത്തനമെന്നും മറ്റും പറയുന്നത് ഇതിനനുസരിച്ചിട്ടാണ്. അതിന്റെ അടിസ്ഥാനം ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഇത്തരത്തിലുള്ള ആധിക്യവും അഭിഭവവും അതാണ്. അതനുസരിച്ചിട്ടാണ് ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. രജസ്തമശ്ചാപി ഭൂയാ സത്വം ഭവതി ഭാരത രജസത്വം തമശ്ചൈവ തമസ്സത്വം രജസ്തഥാ. അപ്പോൾ നമ്മുടെ പ്രാചീന ദർശനങ്ങളിൽ സത്വം രജസ് തമസ് എന്ന് പറയുന്ന ഈ മൂന്ന് ഗുണങ്ങളെയും ഏറ്റവും അടിസ്ഥാന തത്വങ്ങളായി സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടി സ്ഥിതി ലയം ബന്ധം മോക്ഷം ഇതിനെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് സാംഖ്യശാസ്ത്രം. ഈ സാംഖ്യശാസ്ത്രത്തിൻ്റെ ഈ അടിസ്ഥാന തത്വങ്ങളെ അതേപടി ഈ അദ്വൈതികളും സ്വീകരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ബന്ധമോക്ഷങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഈ സത്വരജസ്തമസിൻ്റെ ഗുണങ്ങളെ ഈ ഗുണങ്ങളെ ലേശവും ചർച്ച ചെയ്യാത്തവരുമുണ്ട്. എന്നുവെച്ചാൽ ഇതിനെ ലേശം പോലും അംഗീകരിക്കാത്തവർ, അതാണ് ന്യായവൈശേഷികന്മാർ. ന്യായവൈശേഷികന്മാരെ സംബന്ധിച്ച് അവർ പറയുന്ന ഗുണങ്ങളിൽ ഈ സത്വം രജസ് തമസ് എന്ന് പറയുന്ന കാര്യമേ ഇല്ല. അവർക്കും സൃഷ്ടിയുണ്ട്, സ്ഥിതിയുണ്ട്, സംഹാരമുണ്ട്, പ്രളയമുണ്ട്, ബന്ധമുണ്ട്, മോക്ഷമുണ്ട്, ശാസ്ത്രമുണ്ട്, ഈശ്വരനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർ ഈ ന്യായവൈശേഷിക ദർശനങ്ങളുടെ പ്രാചീന ഗ്രന്ഥങ്ങൾ, ആധികാരികമായ ഗ്രന്ഥങ്ങളിലൊന്നും ഒരിടത്തും തന്നെ ഈ സത്വരജസ്തമ ഗുണങ്ങളെ കുറിച്ചുള്ള പരാമർശമോ അതിനനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നേയില്ല. നമ്മൾ ഈ സത്വം രജസ് തമസ് എന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷഡ് ദർശനങ്ങൾ എല്ലാവരും ഇതൊക്കെ അംഗീകരിച്ചിരിക്കുകയാണ് എന്നൊന്നും നമ്മൾ ധരിക്കേണ്ട. ഇത് സാംഖ്യന്മാരുടെയാണ്. പക്ഷെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാത്തിനും ഭാഗവതം ഉൾപ്പെടെയുള്ള ആധുനിക കാലത്തുണ്ടായിട്ടുള്ള പുരാണങ്ങളിൽ പോലും ഈ സത്വരജസ്തമസിൻ്റെ ഈ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഈ സാംഖ്യ ദർശനത്തിൻ്റെ സ്വാധീനമാണ്. അത് തന്നെയാണ് മഹാഭാരതത്തിനും വിശേഷിച്ച് ഭഗവത്ഗീതയിലും എല്ലാം ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഗുണങ്ങളെക്കുറിച്ച് സാംഖ്യന്മാരെക്കാൾ കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളവരാണ് ന്യായവൈശേഷികത്തിൻ്റെ ആചാര്യന്മാർ, ഗൗതമനും കണാദനും മറ്റും. പക്ഷേ അവർക്ക് ഈ സത്വൻ്റെ രജസ് തമസ് എന്ന് പറയുന്നത് അശേഷം പിടുത്തമുള്ള ഒരു കാര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായത്തെ ജ്ഞാനം യദാ തദാ വിദ്യ അവബദ്ധം സത്വമിത്യുത യദാ യോ ഗുണ ഉദ്ഭൂതോ ഭൂതി തദാ തസ്യ കിം ലിംഗം ഇത്യുച്യതെ. എപ്പോഴാണോ ഒരു ഗുണം പ്രകടമാകുന്നത് ഉള്ളിൽ, തഥാ അപ്പോൾ തസ്യ കിം ലിംഗം, അതിനെന്താണ് ലക്ഷണം, അടയാളം എന്നർത്ഥം. എപ്പോഴാണോ ഒരു ഗുണത്തിൻ്റെ ആവിർഭാവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ അടയാളം. ഈ അടയാളം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളിൻ്റെ ഗുണത്തെ വേറൊരാളിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊന്ന് ധരിക്കരുത്. അങ്ങനെ ധരിച്ചുള്ളത് ഒരാളിൻ്റെ ഗുണങ്ങളെ വേറൊരാൾക്ക് തിരിച്ചറിയുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതിന് വരുന്ന ഭാഗങ്ങളിലൂടെ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഭാഷകാരൻ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്നതൊന്നും ഒരാളുടെ ഗുണങ്ങൾ വേറൊരാൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല, വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മളൊരാളെ കണ്ടിട്ട് പറയൂ ഇയാൾ വളരെ സാത്വികനാണ് എന്ന് പറയും. പക്ഷെ അത് ശരിയായി കൊള്ളണമെന്നില്ല. പലപ്പോഴും രാജസനാണെന്നോ താമസനാണെന്നോ ഒന്നും പറയുന്നത് ഒന്നും ശരിയായി കൊള്ളണമെന്നില്ല. കാരണം ബാഹ്യമായ അടയാളങ്ങൾ വച്ചുകൊണ്ട് ഒരാൾ ഇന്ന ഗുണക്കാരനാണെന്ന് തീരുമാനിക്കുക പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരാളിൽ സത്വഗുണം ആന്തരികമായി ഇല്ലെങ്കിലും ബാഹ്യമായി ചിലപ്പോൾ അയാളുടെ മുഖഭാവങ്ങളും പ്രകടനങ്ങളും ഒക്കെ കണ്ടാൽ ഇയാൾ വളരെ സാത്വികനാണെന്ന് തോന്നും. പക്ഷേ ഉള്ളിൽ വിഷമായിരിക്കും. അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബാഹ്യമായി പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും അറിയാൻ പറ്റത്തില്ല. ഒരു ഗുണമില്ലെങ്കിലും ഒരാൾക്ക് അതുണ്ടെന്ന് ഭാവിക്കാം. പറഞ്ഞു മിടുക്കന്മാരങ്ങനെ ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് ഇനി കണ്ടിട്ട് ഒരാളെ കണ്ടിട്ട് നമ്മൾ ഇവരു ഇയാളെ വളരെ സാത്വികനാണെന്ന് പറയും. കുറച്ച് കഴിഞ്ഞിട്ട് പറയും നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ അയാൾ എന്ന് പറയും. അതാണ് തെറ്റിപ്പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യമായി കണ്ടിട്ടും പറയാൻ പറ്റത്തില്ല. കാരണം ശരിക്കും വെയിലൊന്നും അടിക്കാതെ പാലും പഴമൊക്കെ കഴിച്ച് മുറിക്കാതിരുന്നു കഴിഞ്ഞാൽ അയാൾക്കൊരു സാത്വിക ഭാവമൊക്കെ പുറമേ വരും. ഇത് കണ്ടുകൊണ്ട് നമുക്ക് അയാൾ സാത്വികനാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ വെളുത്തിരിക്കുന്നവൻ സാത്വികനെന്നോ കറുത്തിരിക്കുന്നവൻ താമസനെന്നോ അങ്ങനെയും പറയാൻ പറ്റത്തില്ല. നിറം കൊണ്ടും നിർണ്ണയിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ ഗുണങ്ങൾ പുറമേ നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ഒരാൾ പ്രസന്നനായിരിക്കുന്നു അതുകൊണ്ട് അയാൾ സാത്വികനാണ് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊക്കെ ലിംഗങ്ങളാണ്. ആന്തരികമായി ഒരു വ്യക്തിക്ക് സ്വയം തിരിച്ചറിയുന്നതിന് ഇതൊക്കെ ലിംഗങ്ങളായി വരും. അത് അവസാനം വരുമ്പോൾ ഭാഷകാരനത് പ്രത്യേകിച്ച് പറയും. ബാഹ്യമായി അതറിയാൻ പറ്റത്തില്ല എന്നർത്ഥം. പിന്നെ മഹാത്മാക്കൾ ഒരാളെ കണ്ടിട്ട് ഇവൻ സാത്വികനാണോ രാജസനാണോ താമസനാണോ എന്ന് അവരുടെ അന്തർദൃഷ്ടി കൊണ്ട് ഒരു ജീവന്റെ ആന്തരികമായ ഭാവങ്ങളെയൊക്കെ മനസ്സിലാക്കി പറഞ്ഞ് പറയാം. അത് നിഷേധിക്കുന്നില്ല. പക്ഷേ സാധാരണ ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഇവൻ സാത്വികനാണ് രാജസനാണ് താമസനാണ് എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ബാഹ്യമായി കാണുന്ന പ്രസന്നത സന്തോഷം ഇതൊന്നും ഗുണത്തിന്റെ അടയാളങ്ങളല്ല. അത് കൃത്രിമമായും ആകാം. അത് മാത്രമല്ല എന്താണ് ഒരു വ്യക്തിയിൽ ഗുണങ്ങളിങ്ങനെ മാറി മാറി വരുന്നു. അപ്പോൾ ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്വത്തിന്റെ പ്രകടഭാവമാണ്. പക്ഷെ അതുകൊണ്ട് അയാളുടെ ഉള്ള് സാത്വികമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് രാജസവും താമസവും ആണെങ്കിലും ബാഹ്യമായി ഒരാൾക്ക് കുറച്ച് സമയം സന്തോഷം പ്രകടിപ്പിക്കുന്നതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ തസിക്കും ലിംഗം എന്താണ് ഇതിന്റെ അടയാളം ലക്ഷണമെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു വ്യക്തി സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അത് വ്യക്തമായി തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ പറയും. സർവദ്വാരേഷു ആത്മനഹുപരദ്വിദ്വാരാണി ശ്രോത്രാദീനി സർവാണി കരണാനി തേഷു സർവദ്വാരേഷു അന്ധകർണസ്യ ബുദ്ധേ വൃത്തി പ്രകാശോ ദേഹേ അസ്മിൻ ഉപജായതേ തദേവ ജ്ഞാനം. സത്വവൃദ്ധിയിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. സത്വവൃദ്ധിയിൽ സർവദ്വാരേഷു സർവദ്വാരങ്ങളിലൂടെയും ദ്വാരങ്ങൾ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മന ഉപലബ്ധി ദ്വാരാണ് ഈ ജീവന് വിഷയങ്ങളെ അറിയുന്നതിന് സഹായിക്കുന്ന ശ്രോത്രാദീനി സർവാണി കർണാണി ജ്ഞാനേന്ദ്രിയം പഞ്ചകം അതിനെക്കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും തേഷു സർവദ്വാരേഷു സർവജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും കാരണം ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ജ്ഞാനത്തെ ഗ്രഹിക്കുന്നു. അന്ധകർണസ്യ ബുദ്ധേഹേ വൃത്തി പ്രകാശോ ദേഹേസ്മിൻ ഉപജായതേ. അതിലൂടെ അവനെന്തു വരുന്നു? അന്ധകർണസ്യ ബുദ്ധേഹേ വൃത്തി സാധാരണ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ഈ ദ്വാരങ്ങളിലൂടെ വിഷയങ്ങളെ ജീവൻ ഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഗ്രഹണം സംഭവിക്കുന്നത്? ഇവിടെ അദ്വൈതത്തിൽ പറയുന്നത് പുറമേ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ഉള്ളിലേക്ക് ഒന്ന് കയറുന്നു എന്നല്ല, മറിച്ച് അവന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന അവന്റെ അന്ധകർണം പുറത്തേക്ക് പ്രസരിക്കുന്നു എന്നാണ് എന്നാ പറയുന്നു. അല്ലാതെ വിഷയത്തെ ഗ്രഹിക്കുക അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് പുറമേ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പുറമേയുള്ള വസ്തുക്കൾ അതിന് കേവലം നിമിത്തമാണ്. അതേസമയം വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താണ്? ഉള്ളിൽ നിന്നൊന്ന് ഉള്ളിലെ പുറമേ നിന്നൊന്ന് ഉള്ളിലേക്കൊന്ന് കടക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ സാധാരണ കണ്ണ് കാണുന്നതിനെ കുറിച്ച് പറയുന്ന എന്താണ്? പ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുന്നു, അത് പിറകിലോട്ട് പോകുന്നു, ബുദ്ധിയിൽ പ്രവർത്തനം നടക്കുന്നു, വസ്തുവിനെ കാണുന്നു എന്ന് പറയുന്നു. അപ്പോ അത്രയും ശരിയാണ്, പക്ഷെ അതിനപ്പുറമുള്ള കാര്യങ്ങളാണ്, അതിനെ നിഷേധിക്കുന്നില്ല. ബാഹ്യമായ പ്രകാശം കണ്ണിൽ പതിക്കാതെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, പ്രകാശത്തെ കാണാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ തലച്ചോറിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് ഇവിടെ അദ്വൈതികൾ എന്താണ് പറയുന്നത്? തലച്ചോറിൽ പ്രവർത്തനം നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമ്മുടെ മാംസ കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളല്ല, അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് ഈ സ്ഥൂലമല്ലാത്ത ഭാഗത്ത്, കോശങ്ങൾ എന്നൊക്കെ പറയുന്ന സ്ഥൂലമായ ഭാഗങ്ങളാണ്, അതിൽ പരമാണു വരെ വന്നാലും അത് സ്ഥൂലമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമാണു സ്ഥൂലമാണ്, അത് സൂക്ഷ്മമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഭൗതികശാസ്ത്രത്തിൽ പറയും പരമാണു സൂക്ഷ്മമാണ്, പക്ഷെ ഇവിടെ അദ്വൈതത്തിൽ പറയുമ്പോൾ എന്താണ്? അണുവും അത് ഭൗതികമാണ്, അത് സ്ഥൂലമാണ്, പക്ഷെ അതിനേക്കാൾ സൂക്ഷ്മമായ തലം എന്ന് പറയുന്നത് അന്ധക്കരണം. അന്ധക്കരണം ഇവിടെ സൂക്ഷ്മമാകുന്നുള്ളൂ, മറ്റത് പരമാണു മുതലുള്ളതെല്ലാം ഇവിടെ സ്ഥൂലമാണ് ആധ്യാത്മിക ശാസ്ത്രം. അപ്പൊ ആ സ്ഥൂലമായ കാര്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഭൗതികശാസ്ത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് പ്രധാനമായിട്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അദ്വൈത തത്വത്തിൽ എന്താണ് പറയുന്നത്? ഇവിടെ നമ്മൾ അറിയുമ്പോൾ പ്രവർത്തനം, ശരിക്കും പ്രവർത്തനം നടക്കുന്നത് സൂക്ഷ്മതലത്തിലാണ്, അതായത് അന്ധക്കരണത്തിലാണ്. അപ്പൊ തലച്ചോറും അതിന്റെ കോശങ്ങളുമൊക്കെ അതെല്ലാം ഇതിനുള്ള കേവലം ഉപാധികൾ മാത്രം, ഉപായങ്ങൾ മാത്രം. അതിന് പ്രവർത്തിക്കുന്നതിനുള്ള, എങ്ങനെയാണോ വൈദ്യുതി പ്രവർത്തിക്കുന്നതിന് ആ ഫിലമെന്റ് അതിനൊരു ഉപായമായിരിക്കുന്നു, പ്രകാശത്തെ പുറപ്പെടുവിക്കുന്നതിന്. അതുപോലെ ആ ഒരു സ്ഥാനമേ ഉള്ളൂ, സ്ഥൂലമായ ഒരു ഉപാധി മാത്രമാണ് നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവവും. അതിന് പുതിയ പുതിയ ഭാഷകളിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ നമ്മുടെ കോശങ്ങളെയൊക്കെ വിഭജിച്ച് അത്രയും സൂക്ഷ്മമായി അതിനെ, എന്ത് പഠനങ്ങൾ നടത്തിയാലും ശരി, ഭൗതികമായ പഠനങ്ങളിലൂടെ, പരീക്ഷണശാലകളിലൂടെ, ഉപകരണങ്ങളിലൂടെ കണ്ടെത്തുന്നത് സ്ഥൂലമായവയാണ്, സൂക്ഷ്മമല്ല. സ്ഥൂലത്തെ കണ്ടെത്താൻ പറ്റും. പുതിയ പുതിയ പേരുകളൊക്കെ പറയുമല്ലോ, ഡി എൻ എ അത് ഇതെന്നൊക്കെ പറയുന്നത് സർവവും സ്ഥൂലമാണ്. ഈ സ്ഥൂലമായിരിക്കുന്ന ഇതെന്ന് പറയുന്നത് എന്താണ്? അതിന് ഒരു ബൾബിലെ ഫിലമെന്റിന്റെ സ്ഥാനമേ ഉള്ളൂ. അവിടെ പ്രവർത്തിക്കുന്ന എന്താണ്? സൂക്ഷ്മം. സൂക്ഷ്മം എന്ന് പറയുന്നത് അന്ധക്കരണം. അന്ധക്കരണം ഇതിലൂടെ പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരറിവുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത് ബാഹ്യമായി പ്രസരിക്കുകയാണ്. ഒരു ജീവശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ ചൈതന്യം, അന്ധകരണം എന്ന് പറയുന്നത് എന്താണത്? ചിന്മയമാണ്. അതിനും ഭൂതമുണ്ട്, പക്ഷേ അത് സൂക്ഷ്മമാണ്, അതേസമയം അത് ചിന്മയമാണ്. ആ ചിന്മയമായിരിക്കുന്ന ഇത് ബാഹ്യമായി പ്രസരിക്കുന്നു എന്നർത്ഥം. അതിൽ ഈ ദ്വാരങ്ങളിലൂടെ അത് പുറത്തേക്ക് പ്രസരിക്കുന്നു, തന്റെ ശരീരത്തിന്റെ ബാഹ്യദേശത്തേക്ക് പ്രസരിക്കുന്നു. അതിനാണ് അദ്വൈതികൾ വൃത്തി പ്രക്രിയ എന്നും മറ്റും പറയുന്നത്. അതായത് അന്ധകരണ വൃത്തി ശരീര ബാഹ്യമായി പ്രസരിക്കുന്നു. എപ്പോ? ഏതറിവുണ്ടാകുമ്പോഴും. ഏതറിവ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുമ്പോഴും, നമ്മുടെ അറിവെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ധരിക്കുന്ന പോലെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമില്ല അറിവെന്ന് പറയുന്നത്. തലച്ചോറ് അതിനാവശ്യമാണ്, തലച്ചോറില്ലാതെ അറിവുണ്ടാകും എന്നല്ല പറയുന്നത്. പക്ഷേ ഈ അറിവെന്ന് പറയുന്നത് ഈ പരിമിതമായിരിക്കുന്ന ഈ ശരീരത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നതാണ്, മറിച്ച് അത് ആ ശരീരത്തിന്റെ പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്നതാണ്. അപ്പോ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണമെങ്കിൽ പറയാം, എന്താണോ, എങ്ങനെയാണോ ആകാശം നമ്മുടെ ശരീരത്തെ ഉൾക്കൊണ്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും പുറമേയും ഉണ്ട് ആകാശം. എങ്ങനെയാണോ വായു നമ്മുടെ ശരീരത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും പുറമേ ഉണ്ട് വായു. നമ്മൾ ജലത്തിൽ ഇറങ്ങിന്നിരിക്കട്ടെ, ജലം നമ്മുടെ ശരീരത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു, എന്നുവെച്ചാൽ ശരീരത്തിന്റെ പുറമേ അത് നിൽക്കുന്നു, ഉള്ളിലേക്ക് പോയാൽ ഉള്ളിലും അത് വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ അറിവെന്ന് പറയുന്നത് സദാസമയം എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ തലച്ചോറിന്റെ ഉള്ളിൽ മാത്രമായിട്ടല്ല നിൽക്കുന്നു, അത് ശരീരത്തിന്റെ പുറത്തേക്കും വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ശരീരത്തിന് പുറത്തേക്ക് ഏത് ഭാഗത്തൂടെ വ്യാപിക്കുന്നു? പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും വ്യാപിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വ്യാപിക്കുന്ന ആൾക്കാർ ചോദിക്കും, കണ്ണെന്ന് പറയുന്ന രണ്ട് സുഷിരങ്ങളാണ്, ചെവി എന്ന് പറയുന്ന രണ്ട് സുഷിരങ്ങളാണ്, ഇതുവഴി അറിവ് പുറത്തു പോകുന്നു എന്നാണോ? അതല്ല, സർവവ്യാപ്യായി ശരീരത്തിൽ നിന്നും അറിവ് പുറത്തേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. സദാ സർവവ്യാപിയായി എന്ന് വെച്ചാൽ അതിസൂക്ഷ്മമായി അത് വ്യാപിക്കുന്നു. അതെങ്ങനെ? ഇവിടെ സർവദ്വാരം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? അത് എങ്ങനെയാണോ കണ്ണിലൂടെയും ചെവിയിലൂടെയും ഒക്കെ വ്യാപിക്കുന്നത്, അതുപോലെ തുകേന്ദ്രിയത്തിലൂടെയും വ്യാപിക്കുന്നു ബാഹ്യമായി. തുകേന്ദ്രിയം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? സർവവ്യാപിയാണ്. സർവവ്യാപി എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ പുറത്തുള്ള ഒരു ആവരണമാണ് തുകേന്ദ്രിയം എന്ന്. അങ്ങനെയല്ല, ഇവിടെ പറയുന്നത് ഈ തുകേന്ദ്രിയം എന്ന് പറയുന്നത് വായുവിനെ പോലെ അല്ലെങ്കിൽ ആകാശത്തെ പോലെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ്. എവിടെയെല്ലാം കോശങ്ങളുണ്ടോ അവിടെയൊക്കെ തുകേന്ദ്രിയമുണ്ട്. അങ്ങനെയാണ് എന്നുവെച്ചാൽ ശരീരത്തിന്റെ സ്പർശം എന്ന് പറയുന്ന സംവേദനം നമുക്ക് എവിടെയെല്ലാം ഉണ്ടാകാമോ അവിടെയെല്ലാം തുകേന്ദ്രിയമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചൂട് ഭക്ഷണം കഴിക്കുന്നു, ഉള്ളി ചെല്ലുമ്പോഴത്തേക്ക് ചൂട് അനുഭവപ്പെടുന്നു. ഒരു വ്യക്തമായ ഒരു ഉദാഹരണമാണ്. എന്ത് വരുന്നു? അവിടെ തുകേന്ദ്രിയമുണ്ട്. ആ തുകേന്ദ്രിയമാണ് അത്തരം തലയ്ക്കുള്ളിൽ വേദന അനുഭവപ്പെടുന്നു, അവിടെ തുകേന്ദ്രിയമുണ്ട് എന്നാണ് അതാണ് പറയുന്നത്. അപ്പോൾ ആ തുകേന്ദ്രിയം സർവശരീരത്തിനും വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ജ്ഞാനം എന്ന് പറയുന്നത് ഈ തുകേന്ദ്രിയത്തിലൂടെയും വ്യാപിക്കുന്നുണ്ട് ബാഹ്യമായിട്ട്. അതെങ്ങനെ ജ്ഞാനത്തിനെങ്ങനെ വ്യാപിക്കാൻ കഴിയും? ശുദ്ധമായ ജ്ഞാനം എന്ന് പറയുന്നത് സർവവ്യാപിയാണ്, നിർഗുണമാണ്, അതിന് വ്യാപിക്കുന്നതിന് വ്യാപനശീലമൊന്നും അതിനില്ല. പക്ഷേ അന്ധക്കരണമെന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ആ വസ്തു, ആ പദാർത്ഥം അതെപ്പോഴും ചിന്മയമായിരിക്കുന്നതുകൊണ്ട് അന്ധക്കരണം ശരീരത്തിലൂടെ പുറത്തേക്ക് വ്യാപിക്കുമ്പോൾ, അത് പ്രസരിക്കുമ്പോൾ എന്തുവരുന്നു? ഈ ജ്ഞാനവും പുറത്തേക്ക് പ്രസരിക്കുന്നു. അത് ഏതുപോലെയാണ്? ഈ കാന്തം പോലെയുള്ള വസ്തുക്കൾ അതിൽ നിന്ന് സ്വയം പുറത്തേക്ക് അതിന്റെ ശക്തിയെ പ്രസരിപ്പിക്കുന്നു. എങ്ങനെയാണോ ഭൗതികമായ പദാർത്ഥങ്ങളിൽ ഇങ്ങനെ ഒരു പ്രസരണം സംഭവിക്കുന്നത്, അതിന്റെ അതിലിരിക്കുന്ന ഒരു ശക്തി വിശേഷം ആ വസ്തുവിൽ നിന്ന് ബാഹ്യമായി പ്രസരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ജീവശരീരത്തിൽ നിന്ന് ആ ജീവന്റെ അംശമായിരിക്കുന്ന അല്ലെങ്കിൽ ജീവന്റെ ഭാഗമായിരിക്കുന്ന ഈ ചൈതന്യം അന്ധക്കരണമെന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് ശരീരത്തിൽ നിന്ന് സദാ പുറത്തേക്ക് പ്രസരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മുടെ അറിവെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ധരിക്കുന്ന പോലെ നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ തലച്ചോറിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന നമ്മുടെ തലയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു സാധനമല്ല, നമ്മുടെ സർവ്വശരീരത്തിനും വ്യാപിച്ച് നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് പ്രസരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ സർവത്ര നമുക്ക് അറിവ് ഉപലബ്ധമാകുന്നത്. അത് സ്ഥൂലമായി തന്നെ നമ്മളുടെ മനസ്സിലാകും. സ്പർശം തുടങ്ങിയ അനുഭവങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അറിവെന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന എന്താണ്? നമ്മുടെ തലച്ചോറിയിരിക്കുന്നു എന്നാണ്. ഒരിക്കലുമല്ല, നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തും അറിവുണ്ട്. എന്തുകൊണ്ട് അറിവ് വരുന്നു? കാരണം അത് സർവദ്വാരേഷു ദേഹേസ്മി, സർവദ്വാരങ്ങളുടെയും ദേഹത്തിൽ സർവദ്വാരങ്ങളുടെയും ഈ അറിവ് സദാ പ്രസരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആർക്ക്? സർവജീവന്മാർ. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു എന്താണ്? സാത്വിക വൃദ്ധിയുള്ളവന്, സത്വഗുണത്തിന്റെ വൃദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ അറിവിന്റെ വൃദ്ധിയെ, അറിവിന്റെ ആധിക്യത്തെ അവന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പറയാറുണ്ടല്ലോ, അവൻ ജ്ഞാനമയമായി കാണുന്നു, തേജോമയമായി കാണുന്നു എന്നല്ല സാധാരണ പറയാറുണ്ട്. സത്വത്തിന്റെ ആധിക്യം കൊണ്ടാണ്. അവനെ സംബന്ധിച്ചിടത്തോളം, സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവന്റെയും ശരീരത്തിൽ നിന്നും ഈ പറയുന്ന തരത്തിൽ അറിവിന്റെ പ്രസാരം ഉണ്ട്. പ്രസാരണം ബാഹ്യമായിട്ടുണ്ടെങ്കിലും അത് രജസ് കൊണ്ടും തമസ് കൊണ്ടും അത് മറഞ്ഞിരിക്കും. അതുകൊണ്ട് അവൻ ഇത്തരം വിവരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധരിക്കുന്നതിനോ ഒന്നും കഴിയുന്നില്ല, അവന് ചിന്താവഴിക്ക് പോകുന്നില്ല. പക്ഷേ സത്വത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അവന് മനസ്സിലാകുന്നു, അവൻ സ്വയം ബോധ്യപ്പെടുന്നു. എന്താണോ താൻ സ്വയം ജ്ഞാനമയനാണോ എന്നവന് സ്വയം ബോധ്യപ്പെടുന്നു. താൻ ചൈതന്യവാനാണോ, ചൈതന്യം ചെയ്യുന്നതിന്റെ ഇതിന്റെ അനുഭവം സ്വാനുഭവം ആ വ്യക്തിക്കുണ്ടാകുന്നു. അപ്പോ സാധാരണഗതിയിൽ ജഡം ചിത്ത് ജഡം എന്നിങ്ങനെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. ശരീരത്തെ ജഡമായിട്ടും ഉള്ളിലിരിക്കുന്ന ഇതിനെ ചേതനനെ ചൈതന്യമായിട്ടും നമ്മൾ അങ്ങനെ വേർതിരിക്കുന്നു. പക്ഷേ അത് ഒരു വിചാരത്തിനുള്ള ഒരു പ്രക്രിയ, ഒരു മാർഗം എന്നുള്ള നിലയ്ക്കാണ്. മറിച്ച് സർവവും ചൈതന്യവത്തായി കാണുക, സർവത്തെയും ചൈതന്യമയമായി കാണുക, അങ്ങനെ ഒന്നുമുണ്ട്. അങ്ങനെ ഒരു വിചാര രീതിയുണ്ട്. അപ്പോൾ സത്വത്തിന്റെ അഭിവൃദ്ധിയുള്ള ഒരാളിന് അങ്ങനെ സർവവും തന്റെ ശരീരം ഉൾപ്പെടെ സർവത്തെയും ചിന്മയമായി കാണാൻ കഴിയും. ചിന്മയം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ചിത് പ്രാചുര്യം, അല്ലെങ്കിൽ ചിത് സ്വരൂപം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അതൊന്നും വെറും വാക്കുകളല്ല, വെറുതെ വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തത്വത്തെ വർണ്ണിക്കുന്നതല്ല. മറിച്ച് ആ പറയുന്ന ഓരോ വാക്കുകളും എന്താണ്? വിജ്ഞന്മാരുടെ അനുഭവമാണ്. അവരങ്ങനെ അനുഭവിക്കുന്നു. എന്താണ്? സർവത്തെയും ചിത് സ്വരൂപത്തിൽ അല്ലെങ്കിൽ ചിത് പ്രാചുര്യത്തിൽ അവരനുഭവിക്കുന്നു. ആ അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സർവദ്വാരേഷു അന്ധക്കരണസ്യ ബുദ്ധിവൃത്തി പ്രകാശോ. ആ ബുദ്ധിവൃത്തി അന്ധക്കരണം, അതിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ ബുദ്ധിവൃത്തി അന്ധക്കരണം എന്ന് പറയുന്നത് സൂക്ഷ്മഭൂതങ്ങളാണ്. അതിലെങ്ങനെ പ്രകാശം വരും? സൂക്ഷ്മഭൂതം എന്ന് പറയുന്നത് കേവലം അതിന്റെ താത്വികമായൊരു വിവരണം മാത്രമാണ്. ഒരിക്കലും അതിന് കേവലമായ ജഡമായ ഭൂത സൂക്ഷ്മമായിരിക്കാൻ കഴിയത്തില്ല. അതെപ്പോഴും ചിന്മയമായിട്ടേ ഇരിക്കത്തുള്ളൂ, ചൈതന്യവത്തായിട്ടേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? ഈ ദേഹത്തിലൂടെ അത് പ്രകടമാകുന്നു. അപ്പോൾ ആ സത്വത്തിന്റെ ആ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് സ്വയം തന്നെ തന്നെ ചൈതന്യവത്തായി മനസ്സിലാക്കാൻ കഴിയുന്നു. തദേവ ജ്ഞാനം എന്ന് പറയുന്നു. അതിനിവിടെ ജ്ഞാനം എന്ന് പറയുന്നു, ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠമായ ഒരു അവസ്ഥ എന്ന് പറയുന്നു. ആത്മസാക്ഷാത്കാരത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ജ്ഞാനത്തിന്റെ സാന്നിധ്യം, അയാൾക്ക് അനുഭവപ്പെടുന്ന ജ്ഞാന സാന്നിധ്യം അങ്ങനെയാണ്. സർവവും ചൈതന്യവത്തായി ചൈതന്യമയമായി ചിന്മയമായി അനുഭവപ്പെടുക. യഥാ ഏവം പ്രകാശോ ജ്ഞാനാഖ്യുപജായതേ. ഇത് ജ്ഞാനത്തിന്റെ ഒരു സൃഷ്ടിയാണ്. ഒരു ജീവനിൽ സംഭവിക്കുന്ന ജ്ഞാനത്തിന്റെ പ്രകടമായ ഒരു ഭാവം, ആവിർഭാവം. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? തഥാ ജ്ഞാനപ്രകാശേന ലിംഗേന. ഈ ജ്ഞാനപ്രകാശം ഉണ്ടാകുമ്പോൾ ഇത് മറ്റൊരാൾക്കറിയാൻ പറ്റിയല്ല. ഒരുവന്റെ തൊലി വെളുത്തിരിക്കുന്നതുകൊണ്ട് അവന് ജ്ഞാനം ഉണ്ടെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. വേറൊരാൾ പ്രസാദാത്മകനായിരിക്കുന്നു, സന്തോഷത്തോടു കൂടിയിരിക്കുന്നു, അതുകൊണ്ട് അയാൾ ജ്ഞാനപ്രസാദം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പുഞ്ചിരിക്കുന്നതുകൊണ്ട് അയാൾ ജ്ഞാനപ്രകാശം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഒരാൾ വ്യാകുലതയിൽ ഇരിക്കുന്നതുകൊണ്ട് അയാൾ ജ്ഞാനപ്രകാശം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് ഈ ജ്ഞാനപ്രകാശം എന്ന് പറയുന്നത്? സ്വയം ഒരുവന് മനസ്സിലാകുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്നത്. അവനവന് മാത്രം അറിയാൻ കഴിയുന്നതും ബാഹ്യമായ മാംസമായ കണ്ണുകൊണ്ട് വേറൊരാളെ നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ്. ഇതൊരവസ്ഥയെ കുറിച്ചുകൂടെ പറയുകയാണ്. വിദ്യാം ബുദ്ധം ഉദ്ഭൂതം സത്വം. ഇങ്ങനെ ഒരു പ്രകാശം, അതായത് ബാഹ്യമായ വസ്തുക്കളെ കാണുകയും അണകൾക്കുകയും അണക്കുകയും രുചിച്ച് ചെയ്യുമ്പോൾ സാമാന്യമായ അറിവുണ്ട്, അത് ജ്ഞാനപ്രകാശം തന്നെയാണ്. പക്ഷെ ഇതിനുപരിയായിട്ട് ആധിക്യം കൊണ്ട് ഇതിനുപരിയായൊരു പ്രകാശം അവൻ അനുഭവപ്പെടുക, ജ്ഞാനത്തിന്റെ പ്രകാശം. അവിടെ തമസിന്റെയും രജസിന്റെയും കൂടാതെയുള്ള ഒരു പ്രകാശം, ജ്ഞാനത്തിന്റെ പ്രകാശം ഉണ്ടാകുമ്പോൾ അപ്പോ മനസ്സിലാക്കിക്കോണം വിദ്യ എന്ന് പറഞ്ഞപ്പോ തിരിച്ചറിയണം. വിവർദ്ധം ഉദ്ഭൂതം സത്വം, സത്വം ഉള്ളിൽ ഉദ്ഭൂതമായിരിക്കുകയാണ് എന്ന് വെച്ചാൽ സത്വം പ്രകടമായിരിക്കുന്നു എന്ന് വെച്ചാൽ ഇതുവരെ രജസും തമസും കീഴ്പ്പെടുത്തിയിരുന്ന സത്വം ആ വ്യക്തിയുടെ, ഇതിനാണ് അന്ധക്കരണ ശുദ്ധി എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്. അന്ധക്കരണത്തിന്റെ ശുദ്ധി കൊണ്ട് ആ രജസും തമസും കീഴ്പ്പെട്ടിട്ട് അത് പ്രകാശിക്കുന്നു. അപ്പോൾ ഇത് അടയാളം എന്ന് പറയുന്നത് എന്താണ്? ഈ സത്വത്തിന്റെ വൃദ്ധിയുടെ അടയാളം എന്ന് പറയുന്നത് ചിത്തസമാധാനം, ചിത്തേകാഗ്രത എന്നുമ്പ് പറഞ്ഞ ഇതാണ്, നിത്യതൃപ്തി, നിരതിശയമായ സന്തോഷം, ഇതൊക്കെയാണ് എന്നുവെച്ചാൽ തുലനത്ത മറ്റ് ഭൗതികമായ വിഷയങ്ങൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങളോടൊന്നും തുലനം ചെയ്യാൻ കഴിയാതെ, എന്നാൽ ആന്തരിക ദോഷവും സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടുക, ഇതൊക്കെ സത്വവൃദ്ധിയുടെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ തന്റെ ബോധത്തിന് തന്റെ അറിവിന് തെളിച്ചമുണ്ടായിരിക്കാം. തെളിച്ചം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, പ്രമാദം രാഗം തുടങ്ങിയ കാര്യങ്ങൾ അതിനെ കീഴ്പ്പെടുത്താതിരിക്കുക. പ്രത്യേകിച്ചും തത്വ പ്രകാശം ഉണ്ടാകുക, ആത്മതത്വത്തെക്കുറിച്ച് അവിടെ വ്യക്തത ഉണ്ടായിരിക്കും. അതേ സാധ്യത്തെക്കുറിച്ച് സാധനങ്ങളെക്കുറിച്ച് എല്ലാം സംശയവിപരീയ അജ്ഞാനങ്ങളില്ലാതിരിക്കുക, അക്കാര്യങ്ങളെ സംബന്ധിച്ചതായിരിക്കുക, വ്യക്തമായിരിക്കുക, വ്യക്തമായ ധാരണ ഉണ്ടാകുക, സ്വയം ജ്ഞാനത്തെ വ്യക്തമായി ബോധിക്കാൻ കഴിയുക, അതാണ് സത്വത്തിന്റെ ആധിക്യം കൊണ്ട് ഇത് ഉത്തമമായ സാധനയുടെ ഒരവസ്ഥയിൽ സാധകന്മാർക്ക് വ്യക്തമാകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. കാര്യമായൊരു കാര്യമുണ്ട്. അല്ലാതെ പ്രകാശം എന്ന് പറയുമ്പോൾ ഒരാൾ കണ്ണടച്ചിരിക്കുന്നു, ധ്യാനിക്കാനിരിക്കുന്നു, ഇവിടെ നിന്ന് കാണുന്നു, വശം കാണുന്നു, ആ പ്രകാശം ഇവിടെ പറയുന്നത്. അത് മനസ്സിന്റെ ഏകാഗ്രത കൊണ്ടും മാനസിക വിഭ്രാന്തി കൊണ്ടും സംഭവിക്കാമെന്നുള്ളതാണ് ഉള്ളി കാണുന്ന പ്രകാശം. അതല്ല ഇവിടെ പറയുന്നത്. എന്ന് പറയുന്നു, ഒരാളുടെ ധ്യാനിക്കുകയോ ധ്യാനിക്കാതിരിക്കുകയോ അയാളുടെ നിത്യ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ അറിവിനൊരു തെളിച്ചം, അയാളുടെ അന്ധകരണത്തിൽ വരുന്ന ഒരു സമാധാനം, അതാണിവിടെ സത്വത്തിന്റെ അടയാളമായി പറയുന്നത്. അത് പറയുന്ന എന്താണ്? എപ്പോഴാണോ അങ്ങനെ ഒരു അവസ്ഥ നിന്നിൽ സംജാതമാകുന്നത്, എന്റെ ശാന്തിയും സ്വസ്ഥതയും സമാധാനവും ആണ് ഇതിന്റെ ഫലമായിട്ട് ഒരാൾ അനുഭവിക്കുന്നത്. അത് വരുന്നത് അപ്പം മനസ്സിലായ ഗുണം സത്വം ഉദ്ഭൂതം, സത്വം ഉണ്ടായി എന്ന് പറയും. ഇപ്പോ സത്സംഗം തന്നെ ചെയ്യുന്നു, ആധ്യാത്മികത്തെ ശ്രവിക്കുന്നു. അപ്പോ ഏത് കാര്യം കേട്ടുകഴിഞ്ഞാലും നമ്മളത് ഗ്രഹിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ ഉടനെ മനസ്സിൽ മറുചോദ്യം വരും, അതിന് വിപരീത ഭാവന വരും, ഇതെങ്ങനെ ശരിയാകും, ഇത് ശരിയാകാൻ വഴിയില്ലല്ലോ. രജസിന്റെ പ്രവർത്തനമാണ്, രജസ് പ്രവർത്തിക്കുമ്പോഴാണ് അത് വരുന്നത്. തമസാണ് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് വരുന്നു? പറയുന്നതൊക്കെ അത് ഒരു ജീവി കൂടെ കേൾക്കുന്നു, മറു ജീവി കൂടെ പോകുന്നു, അവിടെ പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നുമില്ല. അവസാനം എങ്ങനെയിരുന്നു സത്സംഗം? എങ്ങനെയിരുന്നു? വളരെ നല്ല തിരക്കേടില്ല, കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട്, അത് കുറച്ചുകൂടി പറഞ്ഞു വരുമ്പോൾ ശരിയാവും, ഇങ്ങനെ ചില അഭിപ്രായങ്ങളൊക്കെ പറയും. എന്താ ധരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ധരിച്ചില്ല, പരിപാടി നന്നായിരുന്നു, തമസത്തിൽ കൊള്ളാം എന്ന്. ഇതാണ് തമസിന്റെ ലക്ഷണം. രജസിന്റെ ലക്ഷണമല്ല, ഒന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ കേൾക്കുന്ന സമയം തന്നെ മനസ്സിൽ ചോദ്യം വരും, അതിനും പൂർത്തിയാകാൻ സമ്മതിക്കത്തില്ല, ക്ഷമ വരത്തില്ല, ഇടയ്ക്ക് വെച്ച് ചോദ്യം ഒന്ന് തടയും, തടഞ്ഞിട്ട് പിന്നെ ചോദ്യം ചോദിക്കുന്നതാണ് ചോദ്യവുമായിട്ട് ഇരിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സ് സംഗതുന്നത്, സംഗതി ഒരുപാട് കടന്നുപോയി, അതിനുള്ള സമാധാനമൊക്കെ വന്നു കഴിഞ്ഞു, പക്ഷെ ഇതൊന്നും ചോദ്യകർത്താവിന്റെ മനസ്സിൽ കാണത്തില്ല, കാരണം പ്രശ്നങ്ങളുമായി സഞ്ചരിക്കൊണ്ടേയിരിക്കും അന്ധക്കരണം. എന്നുവെച്ചാൽ അത് രജസിന്റെ സ്വഭാവമാണ്, അത് സദാസമയം മനസ്സിൽ അന്ധക്കരണത്തിൽ വിക്ഷേപം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അയാൾക്ക് ഒരിക്കലും തത്വഗ്രഹണത്തിലൂടെ സമാധാനം ഉണ്ടാകത്തില്ല, തത്വഗ്രഹണവും അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇതിലും ഭേദം വേറെ എന്തെങ്കിലും പണിയാണെന്ന് വിചാരിക്കും, വെറുതെ എന്തിനാ ഇതിന് സമയം കളയുന്നത് സത്സംഗത്തിന്? അപ്പോൾ അത് സമാധാനം കൊടുക്കത്തില്ല. ആ സമയം സത്വമാണെങ്കിലോ, ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്, ഇതാണ് ഇതിന്റെ പറയുന്നതല്ല, ഇതൊരു ഉദാഹരണം. അന്ധകരണം സാത്വികമായ ഭാവത്തിലാണെങ്കിലോ, എന്താണോ ഒരു ശബ്ദം കേൾക്കുന്നത് ആധ്യാത്മികമായ അയാൾ അതിന്റെ മർമ്മഗ്രാഹിയായിരിക്കും, പറയുന്നതിന്റെ താല്പര്യം ഗ്രഹിക്കും. അതിന്റെ പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞാൽ, ഒരു തത്വത്തെക്കുറിച്ച് തത്വനിഷ്ഠമായി ആ സസംഗീത ശ്രവിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്കതിൽ പരസ്പര വിരോധം കാണാൻ പറ്റത്തില്ല. എപ്പോഴും അത് സമന്വയം. കാരണം തത്വത്തിനകുന്നുകൊണ്ടാണ് പറയുന്നതെങ്കിൽ വിരോധം കാണാൻ പറ്റത്തില്ല. പക്ഷേ അത് ഉൾക്കൊള്ളുന്ന മനസ്സ് രജസ് ഈ പറയുന്നതിലെല്ലാം പരസ്പരം വിരോധം കണ്ടുകൊണ്ടേയിരിക്കും. നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്, അതും ഇതും എങ്ങനെ ശരിയാകും, ഈ തരത്തിൽ മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പറയുന്ന ആള് അതിന്റെ സ്ഥൂലമായ ഭാവങ്ങളെ, സ്ഥൂലമായ ഭാഷയെ ഗ്രഹിക്കുന്നു, സ്ഥൂലമായ താല്പര്യങ്ങളെ ഗ്രഹിക്കുന്നു, ആന്തരികമായ തലത്തിലേക്ക് പോകുന്നില്ല. മനസ്സ് സാത്വികമാകുമ്പോൾ എന്തുവരുന്നു, പറയുന്ന വാക്കുകളെയല്ല, വാക്കുകളുടെ അർത്ഥത്തെയല്ല, മറിച്ച് അതിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചു പോകുമ്പോൾ മനസ്സിന്റെ ഭാവം എന്ന് പറയുന്നത് സമന്വയാത്മകമായിരിക്കും. അപ്പോ സത്സംഗം കൊണ്ട് മനസ്സ് അശാന്തമാകത്തില്ല, മനസ്സും കൊണ്ട് മനസ്സ് തത്വനിഷ്ഠയെ പ്രാപിക്കും. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് വരുന്നു, ഈ പറയുന്ന പ്രകാശ ഉപജായതേ, ആ തത്വത്തിന്റെ വെളിച്ചം സ്ഫുരിക്കുമ്പോൾ അയാളുടെ പ്രകാശം മാത്രമേ കാണൂ, അവിടെ ഇരുട്ട് വരത്തില്ല. ഇതൊക്കെ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആന്തരികമായി ഇതെല്ലാം എങ്ങനെ നീക്കുന്നു, സ്വാധീനിക്കുന്നു, തത്വസ്വാധീനം എങ്ങനെ സ്വാധീനിക്കുന്നു, ആധ്യാത്മിക സാധനങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പലപ്പോഴും പരാതി വരാറുള്ളതാണ് ഈ ഒരുപാട് ആധ്യാത്മിക ചെയ്യുന്നുണ്ട് സ്വസ്ഥസിന് സ്വസ്ഥത വരുന്നില്ല. സത്സംഗം ശ്രവിക്കുന്നുണ്ട്, ജപിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്, അർച്ചിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും ചെയ്യുന്ന സമയത്തേക്ക് ചിലപ്പോൾ ചെയ്യുന്ന സമയത്തും മനസ്സ് ശുദ്ധമായി തന്നെ ഇരിക്കും. അതിന് കാരണം ഇത് തന്നെയാണ്, അവിടെ മനസ്സ് ആ സാത്വികമായ ഭാവത്തെ പ്രാപിച്ചിട്ടില്ല. മനസ്സ് സാത്വികമായ ഒരു ഭാവത്തെ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ സാധനങ്ങളിലെല്ലാം അയാൾക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയും. ഒരാളൊക്കെ അനുഷ്ഠിക്കുന്നു, പക്ഷെ ആളുകൾ സാധനങ്ങളിൽ അയാൾക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അയാളുടെ അന്ധകരണത്തിന്റെ തലം അത് ണതുകൊണ്ടാണ്. അപ്പോ ഏത് സാധനയായാലും ശരി, ആ ചെയ്യുന്ന സാധനയിൽ അയാൾക്ക് ഒരു ആനന്ദം കണ്ടെത്താൻ കഴിയണം. അയാൾ ജപിക്കുന്നു, സ്വസ്ഥനായിരിക്കുന്നു, അയാൾ ധ്യാനിക്കുന്നു, അയാൾ അസ്വസ്ഥനായിരിക്കുന്നു, സത്സംഗം ശ്രമിക്കുന്നു, അസ്വസ്ഥനായിരിക്കുന്നു, എന്തെങ്കിലും വായിക്കുന്നു, പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, അയാൾ അസ്വസ്ഥനാകുന്നു, മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നു. ഇതിന്റെ ലക്ഷണം എന്താണ്? ഇത് സ്വയം മനസ്സിലാക്കേണ്ട ലക്ഷണമാണ്. തന്റെ നിൽക്കുന്നത് രജസിന്റെ തലത്തിലാണ്. ഒരേ ഒരു കാരണം തന്റെ ഉള്ളിലിരിക്കുന്ന രജസിന്റെ ആധിക്യമാണ്. ഇവിടെ പറഞ്ഞല്ലോ, അവിടെ രജസ് സത്സിനെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ആണെങ്കിലോ സത്വത്തിന്റെ ആധിക്യമാണെങ്കിലോ അയാൾ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അവിടെ അയാൾ സംതൃപ്തനായിരിക്കും, സന്തോഷത്തെ കണ്ടെത്തും എന്നാണ്. പക്ഷെ ഇതിലൊരു അപകടം ഉണ്ട്. എന്താണോ, തമോ ഗുണക്കാരന് ഇതുപോലെ ആയിരിക്കും. കാരണം തമോ ഗുണക്കാരനും എവിടെയാണ് ഏർപ്പെട്ടിരിക്കുന്നത് അതിലായിരിക്കും ഉറങ്ങുന്ന ദോഷത്തിന് സന്തോഷമായിരിക്കും. ആലസ്യം കൊണ്ട് വെറുതെ ഇരിക്കണമെങ്കിൽ അതിനാൽ സന്തോഷനായിരിക്കും. അതുകൊണ്ട് ഈ സത്വവും തമസും ബാഹ്യമായി ഒരുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ബാഹ്യത്തെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നത്. പലപ്പോഴും തമോ ഗുണക്കാരനെയും സാത്വികനെയും കണ്ടുകഴിഞ്ഞാൽ ഒരുപോലെ തന്നെ ഇരിക്കും, അത് തിരിച്ചറിയാൻ പ്രയാസം. മറിച്ച് ഇത് അതിനുവേണ്ടി പറയുന്നതല്ല. ഇതൊന്നും മുമ്പ് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ പറഞ്ഞു, ഇവിടെ പ്രകൃതിക്ക് വിവരിക്കുന്നത് ഗുണങ്ങളെ കുറിച്ച് വിവരിക്കുന്നതൊന്നും നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. ഭാഷകാരന്റെ എടുത്ത് പറയും, ഗുണാതീതനെ നിങ്ങൾക്ക് പോയി കണ്ട് ഫോട്ടോ എടുക്ക. മറിച്ച് അത് കേവലം ആന്തരികമായ ഒരു അനുഭവം മാത്രം. ഇനി അത് ആർക്കെങ്കിലും അറിയാമെന്ന് പറയുകയാണെങ്കിൽ ഈശ്വരനറിയാം, അല്ലാതെ ആർക്ക് അറിയാൻ പറ്റത്തില്ല. ആ മഹാത്മാക്കൾക്ക്, ഈശ്വരീയതയെ പ്രാപിച്ച മഹാത്മാക്കൾക്ക് അറിയാമെന്ന് നമുക്ക് പറയാം. അല്ല, സാധാരണ മനുഷ്യന്, സാധാരണ ജീവന്മാർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. മഹാത്മാക്കൾ പറയുന്ന വാക്യങ്ങളിൽ നിന്ന് നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട എന്നുള്ള കാര്യമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, ആ തത്വത്തിന്റെ ഉദ്ഭൂതമായ അവസ്ഥ. അത് വരുന്നുകൊണ്ടാണ് നമ്മളുടെ സാധനങ്ങളിൽ നമുക്ക് ആനന്ദം, സമാധാനം, ശാന്തി കണ്ടെത്താൻ കഴിയാതിരിക്കുന്നു. അങ്ങനെ ഒരുവന്റെ അന്ധകരണത്തിന്റെ ആൾക്ക് സ്വയം മനസ്സിലാക്കാം ഇന്നതാണ് തകരാറ്. എന്നിട്ട് അതിന്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ച് ആരായ അത് ചെയ്യാം. അത് പറയുന്നത് അവന്റെ സത്വത്തിന്റെ വൃദ്ധിയിൽ അവന്റെ ഉള്ളിൽ ജ്ഞാനത്തിന്റെ പ്രകടമായ ഭാവം, ജ്ഞാനപ്രകാശം അവന് അവൻ സർവവും മയമായി കാണുന്നു, സർവത്തെയും ചിന്മയമായി കാണുന്നു. നമ്മൾ സാധാരണ പറയാനുള്ള ശരീരം ജഡമാണ്, പക്ഷേ ഈ ശരീരത്തെ ചൈതന്യത്തായി തന്നെ കാണുന്നു, ശരീരത്തെ ജഡമായിട്ടല്ല കാണുന്നത്. വിഷയങ്ങളെ അങ്ങനെ കാണുന്നു, ചൈതന്യവത്തായി കാണുന്നു, ഈശ്വരീയമായി കാണുന്നു, ഈശ്വരമയമായി. അതെല്ലാം ആ സത്വ ആദിത്യത്തിന്റെ അടയാളങ്ങളാണ്. എപ്പോഴാണോ സർവദേഹ അസ്മിൻ ദേഹ, ഈ ദേഹത്തിൽ സർവദ്വാരേഷു, സർവദ്വാരങ്ങളിലൂടെയും ജ്ഞാനീന്റെ പ്രകാശ ഉപജായതേ, പ്രകാശം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് ഇവിടെ. പ്രകാശം എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ജ്ഞാനം പ്രകടമാകുന്നത് തഥാ അപ്പോൾ സത്വം പ്രകടമായിരിക്കുന്നു, ഉദ്ഭൂതമായിരിക്കുന്നു, ശക്തിയെ പ്രാപിച്ച് നീ മനസ്സിലാക്കണം എന്ന് സാധകനോട് ഭഗവാൻ പറയുകയാണ്. സർവദ്വാരേഷസ്മിൻ പ്രകാശോപജായതേ ജ്ഞാനം യദാ തദാ വിദ്യ വിവർദ്ധം സത്വമിത്യുദാ. ഈ ശ്ലോകത്തിൽ തന്നെ സത്സംഗത്തിൽ ഞാനും കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വ്യാഖ്യാനിക്കുന്നത്, നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രകാശം വരും. എന്നുവെച്ചാൽ ഇവിടെ പ്രകാശം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രകാശം എന്നുള്ളതിന് ഇംഗ്ലീഷിലും മറ്റും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ്. ഇപ്പൊ ലൈറ്റ് എന്ന് പറഞ്ഞു എന്തായി, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തായി. ഇവിടെ ഭാഷകാരൻ പറയുന്നത് തദൈവ ജ്ഞാനം. അപ്പൊ ഇവിടെ പറയുന്നത് ലൈറ്റിനെ കുറിച്ചല്ല. നമ്മൾ പറയുന്നത് നീലമുകളിൽ നീല വെളിച്ചം കാണും, പച്ച വെളിച്ചം കാണും, ചുവന്ന വെളിച്ചം കാണും എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഏത് രാഷ്ട്രീയമാണോ അതിനനുസരിച്ചുള്ള വെളിച്ചം, അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ജ്ഞാനം, അത് പ്രത്യേകം മനസ്സിലാക്കണം. പ്രകാശം എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നെടുക്കരുത്. ശങ്കരാചാര്യ ഞാൻ എല്ലാവരുടെ വ്യാഖ്യാനം കിട്ടി, എല്ലാ വ്യാഖ്യാനം പരിശോധിച്ച് നോക്കി, എല്ലാവരും അവിടെ ജ്ഞാനം എന്നോ അന്ധക്കരണ വൃത്തിയോ എന്നോ ആ തരത്തിലുള്ള സമാന ആശയം വരുന്ന അർത്ഥങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ താല്പര്യം അതാണ്. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസീതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ രജസ ഉദ്ഭൂതസ്യ ഇദം ചിഹ്നം ലോഭ. ഇവിടെ ഗീതാശാസ്ത്രത്തിൽ പറയുന്ന ഓരോ ശ്ലോകങ്ങളിലും പറയുന്ന കാര്യങ്ങളും സർവവും ഇതെല്ലാം കേവലം ആധ്യാത്മിക സാധനകൾ, അതിൻ്റെ മാർഗങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ ഇതിനെയൊക്കെയാണ് വ്യക്തമാക്കുന്നത്. അധികം കഴിഞ്ഞ ഗീതയിലൊന്നും പറയുന്നില്ല ഗീത. ഇപ്പോൾ ഈ സന്ദർഭം ഇത് തന്നെ, ഈ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഗുണങ്ങളെ ഇങ്ങനെ നിരൂപണം ചെയ്യുന്നത്? കാരണം അർജുനന്റെ ആദ്യത്തെ ഒന്നാം അധ്യായത്തിൽ അർജുനന്റെ ഒരു ചോദ്യമുണ്ട്. അതാണ് ഇതിവിടെ ആ ചോദ്യത്തെ മനസ്സ് വെച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ വിഷയങ്ങളെല്ലാം ഇവിടെ ഇത്രയും വിശദമായി പറയുന്നത്. കാരണം അർജുനൻ ഈ പ്രശ്നങ്ങളെയൊക്കെ കാണുന്ന ഒരു സാമൂഹ്യ പ്രശ്നമായിട്ടാണ് യുദ്ധം. അർജുനന്റെ മനസ്സിരിക്കുന്നത് ലോകത്തിലാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഷയം. എന്ന് വെച്ചാൽ യുദ്ധം നടക്കുന്നു, അവിടെ കുറെ ആൾക്കാർ മരിക്കുന്നു, കുറെ സ്ത്രീകൾ അനാഥയാകുന്നു, ഇവിടുത്തെ സമൂഹം അമ്പിവസ്ഥമാകുന്നു, വർണ്ണസങ്കരം വരുന്നു, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളാണ് അർജുനന്റെ മുമ്പിലുള്ളത്. എന്നുവെച്ചാൽ അർജുനൻ ചിന്തിക്കുന്നത് സാധാരണ മനുഷ്യനെ പോലെയാണ്, ലോകത്തെക്കുറിച്ച്, ലോകത്തിന്റെ നന്മയെക്കുറിച്ചാണ് അർജുനൻ ചിന്തിക്കുന്നത്. അർജുനൻ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ആധ്യാത്മിക ശാസ്ത്രത്തിനാണ്. സാധാരണ ഒരു മനുഷ്യനെ പോലെ അർജുനൻ പ്രാധാന്യം കൊടുക്കുന്നത് സാമൂഹിക ശാസ്ത്രത്തിനാണ്. സമൂഹമാണ് അർജുനന്റെ വിഷയം. പക്ഷേ ഗീത എന്ന് പറയുന്നത് അത്രയൊരു സാമൂഹ്യ ശാസ്ത്രമല്ല. അതിനെ സമ്മതിക്കുന്ന ചില കാര്യങ്ങൾ ഈ വന്നേക്കാം. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിനകത്ത് അതുകൊണ്ടെന്ന്, അങ്ങനെ പറയുന്ന തെറ്റില്ല. പക്ഷെ ഇതല്ല, ഇത് തികച്ചും ആധ്യാത്മികമായ കാര്യങ്ങളാണ് പറയുന്നത്. ആധ്യാത്മികം എന്ന് പറയുമ്പോൾ എന്താണ്? അന്ധനിഷ്ഠമായ കാര്യങ്ങൾ, ആന്തരികമായ കാര്യങ്ങളാണ് ഈ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ കുറിച്ചുള്ള അറിവ് വരുന്നയുടെ ഒരു വ്യക്തിയുടെ അന്തരംഗത്തിലാണ് വരുന്നത്. അതിൻ്റെ പരിവർത്തനം ഉണ്ടാക്കുന്നത് എങ്ങനെ? ഒരു വ്യക്തിയിലാണ് പരിവർത്തനം ഉണ്ടാക്കുന്നത്. അത് സമൂഹത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ, സമൂഹത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാം അത് ഗീതയുടെ ഫലമാണ്. ഗീതയിൽ അത്തരം ഒരു സാമൂഹിക ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? ആധ്യാത്മികമാണ്, സാമൂഹികമല്ല. അപ്പോൾ അർജുനൻ പറഞ്ഞ ആ കാര്യങ്ങൾ എന്താണ്? വർണ്ണം, വർണ്ണസങ്കരം തുടങ്ങിയ കാര്യങ്ങൾക്ക് ആണ് ഭഗവാൻ ഇവിടെ ഈ ഇതിനെ വിശദീകരിച്ച് പറഞ്ഞു പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എന്താണ്? വർണ്ണമെന്ന് പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണമെന്ന് പറയുമ്പോൾ എന്താണ്? വർണ്ണമെന്ന് പറയുന്ന ഒരു സമൂഹത്തിലുള്ള കാര്യമല്ല. വർണ്ണം ഒരിക്കലും സാമൂഹികമല്ല. മറിച്ച് വർണ്ണമെന്ന് പറയുന്നത് എന്താണ്? അത് വ്യക്തിനിഷ്ഠമാണ് വർണ്ണമെന്ന് പറയുന്നത്. അതൊരു സമുദായ നിഷ്ഠമല്ല വർണ്ണമെന്ന് പറയുന്നത്. ഗീതയിലെ വർണ്ണമെന്ന് പറയുന്നത് സാമുദായികമല്ല എന്നാണ്. അതല്ല ഇവിടെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വർണ്ണമെന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണൻ, നായർ, ഈഴവൻ എന്നൊക്കെ പറയുന്ന വർണ്ണമാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. എന്നുവെച്ചാൽ ജാതികളാണ് അല്ലെങ്കിൽ സമുദായങ്ങളാണ്. ഇതല്ല ഇവിടെ പറയുന്ന വർണ്ണമെന്ന് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചർച്ച ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതല്ല. ഇപ്പോൾ ഇത് തന്നെയും ആൾക്കാർ വ്യാഖ്യാനിക്കുന്ന എന്താണ്? ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു സമുദായം, അല്ലെങ്കിൽ ക്ഷത്രിയൻ എന്ന് പറയുന്ന ഒരു സമുദായം. ഈ സമുദായം എന്ന് പറയുന്നത് എങ്ങനെ നിലനിൽക്കുന്നു? എങ്ങനെ സാമുദായികമായി നിലനിൽക്കുന്നു അതോ ഗുണങ്ങൾക്കനുസരിച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സാധാരണ മനുഷ്യൻ ചർച്ച ചെയ്യുന്നത്. ഗീതയിൽ ആ നിലയ്ക്കല്ല ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു സമുദായം അത് ഗുണങ്ങൾക്കനുസരിച്ച് നിലനിൽക്കുമോ ഇല്ലയോ എന്നല്ല ഉള്ളതല്ല ഇവിടുത്തെ ചർച്ച. ഇവിടെ സമുദായമേ ചർച്ചയ്ക്ക് വിഷയമേ അല്ല. ഒരു സമുദായവും ഏതെങ്കിലും ഒരു സമുദായത്തെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. കാരണം അർജുനൻ അങ്ങനെയാണ് അർജുനന്റെ മനസ്സിൽ സംശയിക്കുന്നത്. അതാണ് കാരണം. അർജുനൻ വർണ്ണങ്ങളെ കണ്ട് സമുദായങ്ങളായിട്ടാണ്, ബ്രാഹ്മണ സമുദായം, ക്ഷത്രിയ സമുദായം, അങ്ങനെ സമുദായങ്ങളായി കണ്ടുകഴിഞ്ഞാൽ യുദ്ധം കൊണ്ടുവരുന്ന ഒരു സമുദായത്തിലെ പുരുഷന്മാർ നശിച്ചു കഴിയുമ്പോൾ അതിലെ സ്ത്രീകൾ മറ്റ് പുരുഷന്മാരെ പ്രാപിക്കുന്നു, അവരിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ വർണ്ണസങ്കരം ഉണ്ടാവും. അത് നിഷേധിക്കാൻ പറ്റത്തില്ല, ഭഗവാനും നിഷേധിക്കാൻ ഒക്കത്തില്ല. സാമുദായികമായി ചിന്തിച്ചാൽ മഹാഭാരതത്തിന് ശേഷം സംഭവിച്ചു അത് തന്നെയാണ്, വർണ്ണസങ്കരം തന്നെ സംഭവിച്ചു. കാരണം അവിടെയും യുദ്ധം നടന്നു, പുരുഷന്മാരെല്ലാം മരിച്ചു, സ്ത്രീകൾ മറ്റ് വർണ്ണങ്ങളുള്ള പുരുഷന്മാരെ സ്വീകരിച്ചു, സന്താനങ്ങളുണ്ടായി, വർണ്ണസങ്കരം ഉണ്ടായിക്കഴിഞ്ഞു. അതിനാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ അതല്ല. ഭഗവാൻ എന്താണ് വർണ്ണമെന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നത് അത് വ്യക്തിനിഷ്ഠമായ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം അത് വ്യക്തികളിൽ നിൽക്കുന്നതാണ്, ഒരു സമുദായത്തിൽ നിൽക്കുന്നതല്ല. എന്ന് വെച്ചാൽ ഒരു ഒരു ഒരു കുടുംബത്തെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരിക്കലും നമുക്ക് ഒരു വർണ്ണത്തിലുള്ള ആൾക്കാരെ കിട്ടത്തില്ല. ഒരു കുടുംബത്തിൽ എന്തായിരിക്കും? പല വർണ്ണത്തിലുള്ള ആൾക്കാരായിരിക്കും. ഒരു കുടുംബത്തിൽ ഒരു വർണ്ണത്തിലുള്ള ആൾക്കാരെ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു വർണ്ണത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും? ഒരു സമൂഹത്തിൽ വർണ്ണമില്ല, അത് വ്യക്തിനിഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ വർണ്ണസങ്കരം എന്ന് പറയുന്നൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. വർണ്ണമേ സമുദായമല്ലെങ്കിൽ പിന്നെ വർണ്ണസങ്കരം എങ്ങനെ സംഭവിക്കും? അപ്പോൾ അർജുനന്റെ ആ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണോ, വർണ്ണം വർണ്ണസങ്കരം എന്ന് പറയുന്നതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഗുണങ്ങളെക്കുറിച്ചുകൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്ത് വരുന്നു? ഈ ഗുണങ്ങളെന്ന് പറയുന്നത് കേവലം വ്യക്തിനിഷ്ഠമാണ്. ആ വ്യക്തിനിഷ്ഠമായിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ വർണ്ണം അത് നിർണയിക്കും. വ്യക്തിയുടെ വർണ്ണം നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നെ വർണ്ണസങ്കരം എന്ന് പറയുന്ന ഒരു വിഷയമേ ഇല്ല. കാരണം ഒരു കുടുംബത്തിൽ മാതാവ്, പിതാവ്, സന്താനങ്ങൾ ഇവരെല്ലാം ഭിന്ന ഭിന്ന വർണ്ണങ്ങളായിരിക്കും. അപ്പം ഭിന്ന ഭിന്ന വർണ്ണങ്ങളായിരിക്കുമ്പോൾ അത് കേവലം വ്യക്തിനിഷ്ഠം തന്നെയായിരിക്കും. നമുക്കൊരു കുടുംബത്തെ പ്രത്യേകിച്ച് ഒരു വർണ്ണമെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് തത്വം. അപ്പം അത് സാമുദായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാമൂഹിക അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവർക്ക് സമാധാനമായിട്ടാണ് ഈ തത്വത്തെ പറയുന്നത്. അപ്പോൾ നീ എന്താണ് നിന്റെ വർണ്ണമെന്ന് മനസ്സിലാക്കുക എന്നർത്ഥം. അപ്പോൾ അർജുനൻ രജോഗുണപ്രധാനിയാണെങ്കിൽ അർജുനൻ ക്ഷത്രിയ വർണ്ണത്തിൽപ്പെട്ടവനാണ്. അപ്പൊ അർജുനന്റെ സഹോദരന്മാരെല്ലാം അതായിരിക്കണമെന്നില്ല, അവരുടെ ഗുണം നോക്കണം. അതാര് നോക്കും? അവനവും തന്നെ മനസ്സിലാക്കണം. അപ്പൊ പലരും പറയും എന്താണ് ഈ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നൊക്കെ പറയുന്നത്? വർണ്ണങ്ങൾക്കനുസരിച്ചാണ്, ജന്മത്തിനനുസരിച്ചല്ല എന്നാണ്. എന്നുവെച്ചാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നൊക്കെ പറയുന്ന ഈ സമുദായങ്ങളെ വർണ്ണത്തിനനുസരിച്ച് കണക്കാക്കണം. അത് ഒരിക്കലും നമ്മുടെ മുമ്പും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ഒരിക്കലും അത് നടക്കുന്ന ഒരു കാര്യമില്ല, ഒരിക്കലും അത് സംഭവിച്ചിട്ടുമില്ല. അത് അശാസ്ത്രീയവുമാണ്. നമുക്ക് ഒരു സമുദായത്തെയും ഗുണങ്ങൾക്കനുസരിച്ച് ഇന്ന വർണ്ണവും തിരിക്കാൻ പറ്റത്തില്ല. ഒരു സമൂഹത്തെ അങ്ങനെ തിരിക്കാനേ പറ്റത്തില്ല, ഒരിടത്തും അങ്ങനെ കിട്ടത്തില്ല. എന്തുകൊണ്ട്? അത് കേവലം വ്യക്തിനിഷ്ഠമാണ്, വ്യക്തികളിൽ തന്നെ അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പിന്നെ നമ്മൾ ഒന്ന് മറ്റൊന്ന് ഗുണങ്ങൾക്കനുസരിച്ച് നമ്മൾ ബ്രാഹ്മണനും ക്ഷത്രിയനും എന്നൊക്കെ തിരിക്കണമെങ്കിൽ ഇതാരായി തിരിച്ചറിയുന്നത്? ഇയാളിന്റെ ഗുണക്കാരനാണെന്ന് ബാഹ്യമായ അടയാളങ്ങൾ കൊണ്ട് ഒരാളെ തിരിച്ചറിയാൻ പറ്റത്തില്ല, പ്രയാസമാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഇയാൾ ഒരു മണിക്കൂർ ബ്രാഹ്മണനായിരുന്നു എന്ന് പറയാം, പക്ഷെ അടുത്ത മണിക്കൂർ അയാൾ വേറെ സ്വഭാവമാണ് കാണിക്കുന്നത്. നമ്മൾ തന്നെ ചോദിക്കും ഇയാൾ ഇത് ആരുടെ സ്വഭാവമാണ് കാണിച്ചത് എന്ന് നമ്മൾ തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ തിരിക്കാൻ പറ്റത്തില്ല. ഒരു സമൂഹത്തിൽ നമുക്കൊരിക്കലും ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഒരു വർണ്ണ വിഭജനം ആർക്കും അത് തിരിച്ചറിയാനും സാധ്യമല്ല, തിരിക്കാനും സാധ്യമല്ല. പിന്നെ ഈ കാര്യങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് സ്വയം മനസ്സിലാക്കി അയാളുടെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഉപായമായി മാത്രം ഇത് ഉപയോഗിക്കാം. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെക്കുന്നതിന് ഇത് പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് പണ്ടും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ദ്രോണരെയും ബ്രാഹ്മണൻ എന്ന് വിളിച്ചത്. മഹാഭാരതത്തിൽ ഒരിടത്തും പറയുന്നില്ല ദ്രോണാചാര്യ ക്ഷത്രിയനാണ്. ഇവിടെ പറയുന്നതിന് നമ്മൾ തെറ്റായി സാധാരണ കേട്ടുവരുന്ന രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയേണ്ടി വരും? ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റത്തില്ല, ദ്രോണര ക്ഷത്രിയൻ എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട് മഹാഭാരതത്തിൽ അങ്ങനെ പറയുന്നില്ല ദ്രോണര? കാരണം അതൊക്കെ ഒരു സമുദായം, ഒരു സമുദായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ വർണ്ണം. അത് പൊതുവെ പറഞ്ഞു വരുന്ന ഒരു രീതിയാണ്, അത് ഓരോ ഗോത്രങ്ങളാണ്. അത് ഗീത പഠിച്ചിട്ട് നമുക്ക് മാറ്റാനും മറിക്കാനും നോക്കത്തില്ല, അതങ്ങനെ തന്നെ പോകും, മാറ്റാൻ പറ്റത്തില്ല. വ്യക്തിയെ ആണ് ഇവിടെ വിഷയമാക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ വ്യക്തിയെ വിഷയമാക്കുന്ന എന്തിനാണ്? സമൂഹത്തിൽ നമ്മുടെ ഇന്നത്തെ ഗവൺമെന്റും മറ്റും ചെയ്യുന്നതുപോലെ ഇങ്ങനെ സെൻസസ് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അതിനുവേണ്ടിയിട്ടല്ല. ഗീതയിൽ ഈ ഗുണകർമ്മങ്ങളെക്കുറിച്ച് പറയും, വർണ്ണത്തെക്കുറിച്ച് പറയുന്നു. ഒരിക്കലും സമൂഹത്തിൽ സെൻസസ് ഏർപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, മനുഷ്യരെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചിട്ട് അതനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയല്ല പറയുന്നത്. ഇത് വ്യക്തമായും അങ്ങനെയാണെങ്കിൽ അർജുനനാണ് പൂർവപക്ഷമാണ് ഇവിടെ ശരിയെന്ന് പറയും. കാരണം മഹാഭാരത യുദ്ധം കഴിഞ്ഞു, അവിടെ വർണ്ണസങ്കരം വന്നു. അപ്പോൾ അർജുനൻ ആശങ്കിച്ച് സംഭവിച്ചു. ഭഗവാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യർത്ഥമായി എന്ന് പറയേണ്ടി വരും. കാരണം ചരിത്രം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അർജുനൻ പറഞ്ഞ കാര്യങ്ങളേ സംഭവിച്ചുള്ളൂ, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചരിത്രത്തിലില്ല. കാരണം ഭഗവാൻ പറഞ്ഞത് അർജുനൻ കണ്ട എന്താണ്? സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്, സമൂഹത്തിന്റെ വാസ്തവസ്ഥിതിയാണ് പറഞ്ഞത്, അത് സത്യം തന്നെയാണ്. പക്ഷെ ഭഗവാൻ പറയുന്നത് എന്താണ്? സാമൂഹ്യ ശാസ്ത്രമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്, ആധ്യാത്മിക ശാസ്ത്രമാണ്. ആധ്യാത്മിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇവിടെ ഈ പറയുന്ന ഗുണവിഭാഗം എന്ന് പറയുന്നത് കേവലം വ്യക്തിനിഷ്ഠവും കേവലം ആന്തരികമായി, അതായത് സ്വസംവേദ്യമായിരിക്കുന്ന ഒരുവൻ സ്വയം തന്നെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ളതും, തിരിച്ചറിഞ്ഞ് തന്റെ ആധ്യാത്മിക പാതയെ തെളിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് സമൂഹത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ പല കാര്യങ്ങളും ഇതിനെ സംബന്ധിച്ച് അബദ്ധങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയൊക്കെ അശാസ്ത്രീയമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഗുണകർമ്മങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മനുഷ്യരെ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും തിരിക്കണം, അതിനുവേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് പറഞ്ഞത് എന്നൊക്കെ പറയുന്നത് പരമ അസംബന്ധമാണ്. ഇതിന്റെ താല്പര്യം മനസ്സിലാക്കാതെ പറയുന്നതാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, വലിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ച് അസംബന്ധങ്ങൾ ശരിയാകത്തില്ല. വലിയ ആൾക്കാർ ഒരുപാട് അസംബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാനിപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കേണ്ടത് ഇതാണ്, വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇത് കേവലം വ്യക്തിനിഷ്ഠമായ ആധ്യാത്മിക സാധന അനുഷ്ഠിക്കുന്നതിന് വേണ്ടി തന്റെ ഗുണങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണിത്. അതനുസരിച്ച് ഒരാൾക്ക് സ്വയം തീരുമാനിക്കാം താൻ ഏത് വിഭാഗത്തിൽപ്പെടുന്നു, താൻ ബ്രാഹ്മണനാണോ താൻ ക്ഷത്രിയനാണോ എന്നുവെച്ചാൽ എന്നിൽ ബ്രാഹ്മണ ഗുണമുണ്ടോ, അതിന് അത്രേ അർത്ഥമുള്ളൂ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗുണമുള്ളവൻ, ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ക്ഷാത്ര ഗുണമുള്ളവൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു, വേറൊരാൾ തിരിച്ചറിഞ്ഞു, മറ്റൊരാൾ അയാളെ തിരിച്ചറിഞ്ഞു, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിച്ചേർന്നൊരു യൂണിയൻ ഉണ്ടാക്കി. അതിന് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഉണ്ടാക്കാനല്ല ഗീത ഉപദേശിച്ചത്. ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ എന്നെ തിരിച്ചറിയാൻ കഴിയൂ. എന്നെ തിരിച്ചറിയാൻ ഞാനല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല. പിന്നെ ഭഗവാനും ഒരാളുണ്ട്, മൂന്നാമത് ഒരുത്തനില്ല. പിന്നെ എങ്ങനെയാ ഞങ്ങളെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് യൂണിയൻ ഉണ്ടാക്കുന്നു? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഒരു സമൂഹ വിഭജനം എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്, ഒരിക്കലും നടക്കത്തുമില്ല. ഗീത പഠിക്കുന്നതെന്ന് കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും മനസ്സിലാക്കിയാൽ അത് തന്നെ നന്നായിരിക്കും. മറ്റേതൊക്കെ പണ്ട് നടന്നു വന്ന കാര്യങ്ങളാണ്, അതിൽ ഗുണങ്ങളുണ്ടായിരിക്കാം, ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നൊക്കെ പറയുന്നു, ദോഷങ്ങളുണ്ടായിരിക്കാം. അതൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോ സമൂഹത്തിന്റെ പരിണാമങ്ങളനുസരിച്ച് ആ സമൂഹത്തിൽ വന്നു ഭവിച്ചു പോയ കാര്യങ്ങളാണ്. അതൊക്കെ കുറേയൊക്കെ കൃത്രിമമായി ഉണ്ടാക്കിയതും കുറേയൊക്കെ വന്നു ചേർന്നുമാണ്. അതിന് നന്മകളുമുണ്ട് തിന്മകളുമുണ്ട്. അതൊക്കെ കാലങ്ങൾ മാറുന്നതനുസരിച്ച് അതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വിഷയമാണ്, ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ വിഷയമല്ല. ആ സാമൂഹ്യ ശാസ്ത്രത്തെ കണ്ടുകൊണ്ടാണ് അർജുനന്റെ ചോദ്യം. ഭഗവാൻ ഇവിടെ പറയുന്നത് തികച്ചും ആധ്യാത്മിക ശാസ്ത്രത്തെ മാത്രം വെച്ചുകൊണ്ട്. അപ്പോൾ വ്യക്തികളിൽ വരുന്ന പരിവർത്തനം സമൂഹത്തിലും പരിവർത്തനത്തെ ഉണ്ടാക്കും. ആ നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് അതിലങ്ങനെ ചില ഭാഗങ്ങളും ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് എന്താണോ, അവനവൻ അവനവനെ തിരിച്ചറിയുക, ഗുണങ്ങളിലൂടെ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് അടുത്തും പറയുന്നത്. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വൃദ്ധേ ഭരതശഭ രജസ ഉദ്ഭൂതസി ഇതം ചിഹ്നം. രജസ് വർദ്ധിച്ച എന്താ അതിന്റെ അടയാളം? ലോഭൈതി ലോഭം പരദ്രവ്യാദിത്സ പരദ്രവ്യത്തെ വേണമെന്ന് ആഗ്രഹിക്കുക എന്നാണ് രജസ് വർദ്ധിച്ച വരുന്ന ഒരു ഒരു നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ദക്ഷിണ വേണമെന്ന് ആഗ്രഹിക്കുക അതാണ്. കാരണം കാര്യങ്ങൾ നടന്നുകൊണ്ടേ സ്വാമിയായി ജീവിക്കണ്ടേ, സ്വാഭാവികമായിട്ടും നമ്മളും ആഗ്രഹിക്കുന്ന എന്താണ് ദക്ഷിണ കിട്ടിയാൽ കൊള്ളാം, കാര്യങ്ങൾ നടക്കണം. അതിന് വേണ്ടിയിട്ട് വേറെ ദുരാഗ്രഹങ്ങളൊന്നുമില്ല, സമ്പാദിക്കണമെന്നൊന്നുമില്ല, കാര്യങ്ങൾ അത്യാവശ്യം നടന്നു പോകണം, അതിനുള്ള നല്ലതും കിട്ടണം. അതാണ് പരദ്രവ്യാദിച്ച. കാരണം സന്യാസി എന്ന് പറഞ്ഞാൽ ത്യജിച്ചവനാണ്, എല്ലാം ഉപേക്ഷിച്ചവനാണ്. അപ്പൊ അവന് ദ്രവ്യമില്ല, ദ്രവ്യമുള്ളവനല്ല, സ്വം തന്റേത് അതിനെ ത്യജിക്കുന്നതാണ്. സ്വത്ത് ത്യാഗമാണ് സന്യാസം എന്ന് പറയുന്നത്. തന്റേതായ എല്ലാം ത്യജിക്കാം, പിന്നെ ദ്രവ്യത്തെ വച്ചിട്ട് ത്യജിക്കാൻ പറ്റുമോ? ചെല്ലു ചോദിക്കും, പെൻഷൻ ഉണ്ടല്ലോ. അത് ഇന്നത്തെ കാലത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, കാലത്തിന്റെ മാറ്റം കൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വരുന്നു. അതന്നെ ഞാൻ ഇവിടെ പറയുന്നു. സന്യാസം എന്ന് പറയുമ്പോൾ ആ സ്വത്വത്തിന്റെ ത്യാഗമാണ്, ദ്രവ്യത്യാഗമാണ്. അപ്പൊ തന്റേതായിട്ടൊന്നുമില്ല, എന്നാൽ പിന്നെ ശരീര നിർവഹണം നടക്കുകയും വേണം. അതിനുവേണ്ടിട്ട് പഴയ കാലത്ത് പറഞ്ഞതാണ്, എന്താണ് കൗവീനാച്ഛാദനാധികം, ഇത് മാത്രം മതി ഭിക്ഷാടനം കൊണ്ട് കാര്യങ്ങൾ നടത്തുക. അങ്ങനെ ഭിക്ഷാടനം കൊണ്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഈ സ്വത്ത് ത്യാഗത്തിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തന്റേതെന്ന് കരുതി ഒന്നും സൂക്ഷിച്ചു വയ്ക്കാതിരിക്കുക. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ ശരീരം നിലനിർത്താനുള്ള ഒരേ ഒരു ഉപായം എന്ന് പറയുന്നത് അന്ന് ഈ പെൻഷൻ പദ്ധതിയൊന്നുമില്ല, ഭിക്ഷാടനമാണ്. അതുകൊണ്ട് പറഞ്ഞ് അത് സ്വീകരിച്ചു പോവുക. അപ്പോ സഞ്ചയം സഞ്ചയിക്കുക, അത് നിഷേധിച്ച കാര്യങ്ങളാണ്. ഇന്ന് സാഹചര്യങ്ങളൊക്കെ മാറി, അപ്പോ സന്യാസിക്ക് സഞ്ചയിക്കേണ്ടി വരുന്നു. എന്താ സന്യാസി സഞ്ചയിക്കുന്ന ആശ്രമങ്ങൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്നു. അത് കാലത്തിൽ വരുന്ന മാറ്റം. പക്ഷെ അവിടെയും എന്താണ്, അന്യന്റേതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. സന്യാസി എല്ലാം സഞ്ചരിച്ചു കഴിഞ്ഞാലും ഒന്ന് തന്റേതാണെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ അന്യന്റേത് ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ നിലനിൽക്കുന്നതൊക്കെ എന്താണ്, സർവ്വ അന്യന്റേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, സന്യാസി ഇതൊന്നും ഭുജിക്കുന്നില്ല എന്ന് വെച്ചാൽ അനുഭവിക്കുന്നില്ല. സന്യാസി ഒരിക്കലും ഇതിന്റെ ഒന്നും ഗുണഭോക്താവാകുന്നു. സന്യാസി ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നു, നിലനിർത്തുന്നുവെങ്കിലും ഒരിക്കലും സന്യാസി സ്വയം ഇതിന്റെ ഗുണഭോക്താവാകുന്നില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആർജിക്കുകയും ഇതിന്റെ മുഖ്യ ഗുണഭോക്താവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ സന്യാസം പോകും. ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ഉടമസ്ഥര് തന്നെയായിരിക്കണം. എന്താണ് ആശ്രമം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇതിന്റെ ഉടമസ്ഥനായിരിക്കണം. ആരാണ് ഇതിന്റെ ഉടമസ്ഥ? ഇത് പരദ്രവ്യമാണ്. കാൽ കാശിന് പോക്കില്ലാത്തവനാണ് സന്യാസിയാകുന്നത്. അപ്പൊ പിന്നെ ഇത് ആരുടെ ദ്രവ്യമാ, എന്റേതെന്ന് പറയാൻ പറ്റൂ? പറയാൻ പറ്റത്തില്ല. നമ്മുടെന്ന് പറയാൻ പറ്റൂ? പറ്റത്തില്ല. ഇതെന്നും പരദ്രവ്യമായി തന്നെ ഇരിക്കും. പരദ്രവ്യത്തെ എന്ത് ചെയ്യണം? ത്യജിക്കണം എന്നാണ്, സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഈ ഐശ്വര്യങ്ങളുടെ വിഭൂതികളുടെയൊന്നും ഒരിക്കലും ഭോക്താക്കളാകാൻ പാടില്ല. ഭോക്താക്കളായി കഴിഞ്ഞാൽ അവിടെ ത്യാഗം വരത്തില്ല. ഭോക്താക്കൾ എപ്പോഴും അന്യം തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ ഭോക്താക്കൾ സമൂഹം തന്നെ ആയിരിക്കും, ഈ സമ്പത്തിന്റെ അല്ല. അങ്ങനെ വരുമ്പോഴേ എന്താണ് പരദ്രവ്യ ത്യാഗം വരത്തുള്ളൂ. മറിച്ചാണെങ്കിലോ, പരദ്രവ്യം ഒരുപാട് സമ്പാദിക്കുന്നു, എന്നിട്ട് അതിന്റെ ഗുണഭോക്താവും ആകുന്നു, അതിന്റെ നല്ല ഫലങ്ങളെയൊക്കെ സ്വയം അനുഭവിക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ അതിൽ നിന്ന് എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ ആർജിക്കാൻ പറ്റും, അതൊക്കെ അന്നവസ്ത്രാദികളും മറ്റു കാര്യങ്ങളുമൊക്കെ കഴിയുന്നത്ര അതിൽ നിന്നും തന്റെ ശരീരത്തെ പോഷിപ്പിക്കാനും തന്റെ സുഖ സൗകര്യങ്ങൾ നിലനിർത്താനും വേണ്ടി ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അന്യന്റെ സ്വത്ത്, സമൂഹത്തിന്റെ സ്വത്ത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോരും അത് ലോഭമാവും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ലോഭ പരദ്രവ്യ ആദിത്സ. പരദ്രവ്യത്തെ അതിനെ സമ്പാദിക്കുന്നതിനുള്ള ആഗ്രഹം, അതാണ്. അപ്പൊ പലരുടെയും മനസ്സിൽ വരുന്ന സംശയമാണത്. എന്താണ് പ്രത്യേകിച്ചും ചിന്തിക്കുക, എല്ലാവരുടെയും മനസ്സിലല്ല, ചിന്തിക്കുന്നവരുടെ മനസ്സിൽ. ഇത്രയും സ്വത്തും സൗകര്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ സന്യാസത്തിന് യോജിക്കുന്നതാണോ, അങ്ങനെ സംശയം. വാസ്തവത്തിൽ ഈ സത്ത് സമ്പത്തൊക്കെ എന്തിനാണ് സന്യാസിക്ക്, സന്യാസത്തിന് എന്ന് സംശയം. അത് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന സന്യാസവും നമ്മളനുഷ്ഠിക്കുന്ന സന്യാസവുമായിട്ട് പൊരുത്തപ്പെടുകയും, അപൂർവം ചില സന്യാസിമാരെങ്കിലും അതൊക്കെ ചിന്തിക്കും. അങ്ങനെയും ചിന്തിക്കാത്തവരാണ് കൂടുതൽ പേര്. അന്ന് ചിന്തിക്കുന്നതിന് സമയമില്ല. ചിന്തിക്കുന്നവർക്കുള്ള സമാധാനം ഇതാണ്. എന്താണ് ഇത്? എന്നും പരദ്രവ്യമായി തന്നെ സൂക്ഷിക്കുക. പരദ്രവ്യം എന്നും പരദ്രവ്യമായി തന്നെ ഇരിക്കും. സ്വയം അതിന്റെ ഗുണഭോക്താവാകാൻ പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അതിന്റെ ഗുണഫലങ്ങളെ സ്വയം അനുഭവിച്ചാൽ, സമൂഹത്തിന് കൊടുക്കാതെ, അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുത്തുകൊണ്ട് താനും കൂടെ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് ലോഭമാണ്, അത് ത്യാഗമാകത്തില്ല. ബാക്കി കാര്യങ്ങൾ സ്വയം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിക്കൊള്ളും. ഞാൻ കൂടുതൽ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പ്രവൃത്തി പ്രവർത്തനം സാമാന്യ ചേഷ്ട, ഇത് രജോ ഗുണത്തിന്റെ ഒരു അടയാളമായിട്ടാണ് പറയുന്നത്. അപ്പോൾ രജോ ഗുണമുള്ള ഒരു തന്നെ സന്യാസി ആയിരുന്നിരിക്കട്ടെ, രജസ്സുകൊണ്ട് സന്യാസി ആയി കഴിഞ്ഞാൽ അവന്റെ ശ്രദ്ധയെന്ന് പറയുന്നത് ഇപ്പോഴും ഈ പരദ്രവ്യ ആർജനത്തിലായി. അന്യന്റെ കയ്യിലിരിക്കുന്ന സ്വത്തുകളെല്ലാം സംഭരിക്കണം എന്ന് മാത്രമല്ല, അതെല്ലാം തന്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നും താല്പര്യം വരും. തന്റെ സുഖകരമായ ജീവിതത്തിന്, തന്റെ സൌഭാഗ്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഉപയോഗിക്കണമെന്നുള്ള താല്പര്യവും വരും. മറിച്ചത് പരദ്രവ്യമായി സൂക്ഷിച്ച് പരന് വേണ്ടി അത് ചെലവഴിക്കുന്നതിനുള്ള താല്പര്യം വരത്തില്ല. അതാണ് രജസിന്റെ ലക്ഷണം, പ്രവൃത്തി പ്രവർത്തനം സാമാന്യ ചേഷ്ട. അതും ഈ രജസിന്റെ ഒരു അടയാളമാണ്. ആരംഭ കസ്യ കർമ്മണ കർമ്മങ്ങളുടെ. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, കർമ്മഭ്രാന്തം എന്നാണ്. സാധാരണ മനുഷ്യനും നമ്മൾ കർമ്മം ചെയ്യുന്ന എന്തുകൊണ്ട്? മഹാത്മാക്കളൊക്കെ കർമ്മം ചെയ്തിരിക്കുന്നു, ഭഗവാനും കർമ്മം ചെയ്തു, ഭഗവാൻ രാജ്യം ഭരിച്ചു, പ്രപഞ്ചത്തിന്റെ തന്നെ അധിപതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ എന്തെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഭഗവാൻ അല്ലെന്നുള്ള കാര്യം മറന്നു പോകും. ആ ഒരു അംശം മറന്നിട്ട് കർമ്മത്തിലേക്ക് എടുത്തിയാടും, വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യും. അവന്റെ മനസ്സിൽ നിസ്സംഗതയോ അവന്റെ മനസ്സിൽ നിസ്പൃഹതയോ ഒന്നും വരത്തില്ല. ഇല്ലാതെ കർമ്മങ്ങൾ എടുത്തിയാടി ലോകത്തിന്റെ മുമ്പിൽ തന്റെ പ്രാഗൽഭ്യവും പ്രൗഢിയും ഒക്കെ കാണിക്കുന്നതിന് ഇതൊക്കെ ഉപകരിക്കും. സന്യാസം എന്ന് പറയുന്നത് വിസ്മരിച്ചു. അതാണ് രജോ ഗുണക്കാരൻ ഇതിലേക്ക് വന്നാൽ സംഭവിക്കുന്ന കാര്യം. ആ സന്യാസത്തിന്റെ തത്വത്തെ വിസ്മരിക്കും, ഇതിലൊക്കെ ഭ്രമിച്ചു. നമ്മുടെ കവി പറഞ്ഞതുപോലെ മായാമയമായ ഈ പ്രപഞ്ചകാര്യങ്ങളിൽ പേയായി വലഞ്ഞു പോകും. എന്നിട്ട് ഇത് തിരിച്ചറിയാതെ ഇതാണ് സന്യാസം, ഇതാണ് കേമം എന്ന് പറഞ്ഞ് ഇതും കൊണ്ട് നടക്കും. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറഞ്ഞാലും ഇത്തരക്കാർ തിരിച്ചറിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കർമ്മണാം അശമഹ അനുപശമഹ, കർമ്മത്തിൽ വശമം വരുന്നില്ല അവർക്ക്. ഹർഷരാഗാദി പ്രവൃത്തി, അതാണ് ഹർഷരാഗാദികളോടുകൂടി അവരുടെ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ പ്രവൃത്തിയെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അവർ സന്തോഷം കണ്ടെത്തുന്ന അവിടെ ഭഗവാനല്ല, അവരുടെ പ്രവൃത്തിയിലാണ്. ആ പ്രവൃത്തിയുടെ ലാഭനഷ്ടങ്ങളിൽ അവർ ഹർഷരാഗാദികൾ അവരിലുണ്ടാകുന്നു, ശോകമുണ്ടാകുന്നു. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്താണോ, ഇത് സന്യാസത്തിന്റെ പ്രവൃത്തിയല്ല, ഇത് അജ്ഞാനത്തിന്റെ പ്രവൃത്തിയാണ്, രാഗത്തിന്റെ പ്രവൃത്തിയാണ്, രജസിന്റെ പ്രവൃത്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മളിൽ തന്നെ, വേറെ ആരെയും മനസ്സിലാക്കാൻ പോകണ്ട, അവനവനെ തന്നെ മനസ്സിലാക്കാം. ഇത് ഒരിക്കലും ഇത് മറ്റൊരാളെ വിലയിരുത്താനോ മറ്റൊരാളെ അളക്കാനോ വേണ്ടി പറയുന്നതല്ല. ഇത് വെച്ചും കൊണ്ട് അവനവനെ അളക്കാനോ അവനവനെ മനസ്സിലാക്കാനും വേണ്ടി പറയുന്നതാണ്. നമ്മൾ സ്വയം മനസ്സിലാക്കുക, എന്നെ കൂടെ ഉൾപ്പെടുത്തി പറയുകയാണ്, എന്നെ ഒഴിവാക്കിയിട്ട് പറയുന്ന കാര്യമുണ്ട്. അക്ഷരാഗാദി പ്രവൃത്തി, സ്പൃഹ സർവസാമാന്യ വസ്തുവിഷയാതൃഷ്ണ, സർവസാമാന്യ വസ്തുക്കൾ സർവത്തിലുള്ള സ്പൃഹ, എന്ത് കിട്ടിയാലും അത് തന്റേതാകണമെന്ന് ആഗ്രഹിക്കുക, നല്ലത് ഏതുകൊണ്ട് കാരണം അത് തനിക്കിരിക്കട്ടെ എന്ന് കരുതുക, അതാണ് തൃഷ്ണ എന്ന് പറയുന്നത്. രജസി ഗുണേ വിവൃദ്ധേ ഏതാനി ലിംഗാനി ജായന്തേ ഹേ ഭരതസഭ, രജോഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഏതാനി ലിംഗാനി ജായന്തേ. ഇത് ആധ്യാത്മിക സാധനയും മറ്റും ഗൗരവമായിട്ടെടുക്കുന്നവർ, അതാണ് ജീവിതത്തിലെ മുഖ്യമായ കാര്യങ്ങൾ എന്നെടുക്കുന്നവർക്ക് ഇത്തരം തത്വങ്ങൾ എന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്ന നമ്മുടെ തന്നെ അന്ധകരണത്തിന്റെ അതിസൂക്ഷ്മമായ ഒരുപാട് വശങ്ങളെ ഓരോ നിമിഷവും കണ്ട് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയും ഈ തത്വങ്ങളുള്ളിൽ ധരിച്ചിരുന്നു കഴിഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ ഭൂഷണമായി അലങ്കാരമായി കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും വേണ്ടാതീനങ്ങളാണ്, ഉപേക്ഷിക്കേണ്ടതാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവന്റെ ഉള്ളിലുണ്ടാകും. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതിനെ ഈ തരത്തിലെല്ലാം പറയുന്നത്. പലതും നമ്മൾ നമുക്കൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് അത് ദോഷമാണ്, അത് കളയേണ്ടതാണെന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്, അവിവേകമില്ലാത്തതുകൊണ്ടാണ്. അവിവേകം ഉള്ളിൽ ഉദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദൂരെ വലിച്ചെറിയേണ്ടതിനെ വലിച്ചെറിയും. അത് നമ്മൾ പ്രത്യേകിച്ച് സാധാരണ മനുഷ്യരെന്ന് വെച്ചാൽ ഇത്തരം മുദ്രകളൊന്നും പതിഞ്ഞിട്ടില്ലാത്ത ഒരു സന്യാസി ബ്രഹ്മചാരി സന്യാസി ബ്രഹ്മചാരി ഇങ്ങനെയൊക്കെയുള്ള മുദ്രകളൊന്നും പതിഞ്ഞിട്ടില്ലാത്ത സാധാരണ മനുഷ്യൻ, അവരാണ് ഞാൻ സാധാരണ മനുഷ്യനെന്ന് പറയും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് സമയം കുറവാണ്. അവർക്ക് ലൗകികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, കുടുംബ പ്രാരബ്ധങ്ങളുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അവരുടെ അടുത്തൊന്നും ഇത് പറയാറുമില്ല, അവരുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടാറേ ഇല്ല ഒരിക്കലും. മനഃപൂർവമാണ്. കാരണം നമുക്കറിയാം അവർക്ക് ഇതിനൊന്നും സമയം കിട്ടാറില്ല. അവരുടെ പ്രാരബ്ധങ്ങൾ കഴിഞ്ഞിട്ട് വേണ്ടി ഇതൊക്കെ ചിന്തിക്കാൻ. ഇതിന് സമയം കിട്ടുന്നവര് മറ്റു പ്രാരബ്ധങ്ങളെ പിടിച്ചു വയ്ക്കുകയും ഇത്തരം കാര്യങ്ങളെ ചിന്തിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമാണ്. ഇത്രയും വലിയ ഉപദേശങ്ങളും ശാസ്ത്രങ്ങളും ഗുരുക്കന്മാരും അന്നും ഇന്നും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മൾ അതിനെ ഒന്നും ഉപയോഗപ്പെടുത്താതെ നമ്മുടെ ആന്തരികമായ പരിശുദ്ധിക്ക് വേണ്ടി, ആത്മപരിശോധനയ്ക്ക് വേണ്ടി ഇത്തരം തത്വങ്ങളെ നമ്മൾ ഉപയോഗിക്കാതെ മറ്റു വ്യവഹാരങ്ങളിൽ ഈ മാർഗത്തിൽ വരുന്നവരും മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതത്തിനൊക്കെ എന്താ അർത്ഥമുള്ളത്? ഇത്തരം ജീവിതത്തിനൊന്നും യാതൊരു അർത്ഥമില്ലാതെ വരും. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നല്ലത് തന്നെ. പക്ഷേ ഒരാത്മപരിശോധന കൂടാതെ നമ്മൾ അത്തരം കർമ്മങ്ങളിൽ മുഴുകുകയാണെങ്കിൽ വെറും ലൗകികന്മാരെക്കാളും കഷ്ടമാണ്. അതാ സംഭവിക്കുന്നു. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം സത്സംഗങ്ങളിൽ സമയം കടന്നു ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു. ഈ ഗുണനിരൂപണത്തിനും മറ്റും പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ പറയുന്നു, രജസി ഗുണേവൃദ്ധേ, ഈ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ഏതാനി ലിംഗാനി ജയന്തി, ഇത്തരം അടയാളങ്ങൾ ഉള്ളിലുണ്ടാകുന്നു എന്നാണ്. അത് ഓരോരുത്തരും സ്വയം മനസ്സിലായിക്കോണം. ഹേ ഭരതർഷഭ, അല്ലയോ അർജുന, ഇവിടെ ശ്രദ്ധിക്കുക. ഓരോ ഉപദേശങ്ങൾ പറയുമ്പോഴും കേൾക്കുന്നവന് മനഃപ്രയാസം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ സ്തുതിച്ചുകൊണ്ടാ പറയുന്നു അർജുനന്. ഭഗവാൻ അത് പറയുന്നു. ഞാൻ നമ്മളൊക്കെ ഇത് വായിച്ചു പറയുമ്പോൾ കേൾക്കുന്ന ചിലർക്കെങ്കിലും മനഃപ്രയാസം ഉണ്ടാവും, പക്ഷെ ഭഗവാൻ പറഞ്ഞാൽ മനഃപ്രയാസം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഭഗവാൻ നമ്മൾ തമ്മിലെ വ്യത്യാസം അതുണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അർജുനനെ സ്തുതിക്കുകയാണ്. ഭരതർഷ ഓരോ ശ്ലോകങ്ങളിലും അതുണ്ട്. കാരണം താൻ പറയുന്ന കാര്യം കേൾക്കുന്നവൻ പിടിക്കുന്നതല്ല എന്ന് ഭഗവാൻ അറിയാം. ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എന്നാലും പറയാതിരിക്കാൻ പറ്റൂ, കേൾപ്പിക്കാതിരിക്കാൻ പറ്റൂ, പറയണം. എന്നാൽ വിദ്വേഷം തോന്നരുത്, തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ശ്ലോകത്തിനും ഇവിടെ ആണിത് ആവർത്തിച്ച് പറയുന്നത്. ഭരതർഷഭ, മഹാബാഹു, പരാക്രമി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഭഗവാനെ സ്തുതിക്കുന്നതിന് പകരം ഭഗവാൻ തിരിച്ച് സ്തുതിക്കുകയാണ്. സ്തുതിച്ചെങ്കിലും നന്നാവട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ലോഭപ്രവൃത്തിരാരംഭ കർമ്മനാമശമസ്പൃഹ രജസേതാനി ജായന്തേ വിവൃദ്ധേ ഭരതശഭ. ശാന്തി.